ഗുരുപരമ്പരയെ സ്മരിച്ചുകൊണ്ട് ശ്രീമദ് ഭഗവത്ഗീത 14-ാം അധ്യായം 6-ാം ശ്ലോകം. തത്ര സത്വം നിർമ്മലത്വാത് പ്രകാശഗമനാമയം സുഖസംഖ്യേന ബധ്നാദി ജ്ഞാനസംഖ്യേന ജാനഖ. തത്ര സത്വാദീനാം സത്വസീവതാവത് ലക്ഷണം ഉച്ചതി. സത്വം, രജസ് തമസ് എന്ന് പറയുന്ന മൂന്ന് ഗുണങ്ങൾ, ഈ ഗുണങ്ങൾ പ്രകൃതിയിൽ നിന്ന് ഉണ്ടായതാണെന്ന് പറഞ്ഞു. അതായത് ഈ ഗുണങ്ങളുടെ സാമ്യാവസ്ഥയാണ് പ്രകൃതി. അതിൽ വൈഷമ്യം സംഭവിക്കുന്നു പ്രകൃതിയിൽ. ഈ ഗുണങ്ങൾ പ്രവർത്തിച്ചു തുടങ്ങുന്നു, സൃഷ്ടി ആരംഭിക്കുന്നു. ഇത് സാംഖ്യന്മാരുടെ പ്രക്രിയയാണ്. അതനുസരിച്ച് ഇവിടെ പറയുന്നു, ആ ഗുണങ്ങൾ ഓരോന്നിന്റെയും സ്വഭാവം നിർമ്മലത്വാത് സ്ഫടികമണിരിവ പ്രകാശകം അനാമയം നിരുപദ്രവം സത്വം തന്നിബദ്ധനാദി. സത്വത്തിന്റെ അടയാളം എന്താണ്? അത് നിർമ്മലമാണ്. സ്ഫടികമണിരിവ പ്രകാശകം, സ്ഫടികമണിയെപ്പോലെ. സ്ഫടികമണി എന്ന് പറയുന്ന ഉദാഹരണം കൊടുത്തിരിക്കുന്നത് ഒന്ന് അതിന്റെ പരിശുദ്ധിക്ക്, മറ്റൊന്ന് അതിന്റെ പ്രകാശത്തിന്. അപ്പോൾ ആ സ്ഫടികമണിയെപ്പോലെ നിർമ്മലവും പ്രകാശ സ്വരൂപത്തിനുമുള്ള പ്രകാശകം, അനാമയം, മറ്റ് രജസിനും തമസിനുമുള്ള ദോഷങ്ങൾ, നിരുപദ്രവം, ഉപദ്രവം എന്ന് വെച്ചാൽ ദോഷം. ഇവിടെ നിരുപദ്രവം എന്ന് പറഞ്ഞാൽ സത്വത്തിന് അതിൻ്റെതായ ദോഷങ്ങളുണ്ട്, പക്ഷേ രജസിനും തമസിനും ഉള്ള ദോഷങ്ങളൊന്നും സത്വത്തിനില്ല. അതുകൊണ്ടാണ് അതിനെ നിരുപദ്രവം, അനാമയം, ദോഷരഹിതമായിരിക്കുന്നത് സത്വം. പക്ഷെ അതും എന്തു ചെയ്യുന്നു? തത് നിബദ്ധനാദി, അതും ബന്ധിക്കുന്നു. ആര്? ജീവനെ. ജീവന് ബന്ധനത്തെ ഉണ്ടാക്കുന്നു. കഥം? അതെങ്ങനെ? പറയുന്നു, സുഖസംഖ്യേന സുഖിയഹം ഇതി വിഷയഭൂതസ്യ സുഖസ്യ വിഷയിനി ആത്മനി സംശ്ലേഷാപാദനം മൃഷായ സുഖേ സഞ്ജനം. ഇതാണ് സുഖി എന്നുള്ള അനുഭവം. എപ്പോഴാണ് ഒരു ജീവന്റെ ഉള്ളിലുണ്ടാകുന്നത്? ഇപ്പൊ സത്വം, സുഖം എന്ന് പറയുന്ന ആ സത്വത്തിന്റെ പരിണാമത്തിലൂടെ ജീവനെ ബന്ധിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അത് നിരാമയമാണെങ്കിലും അനാമയമാണെങ്കിലും അതിനും ബന്ധനശേഷിയുണ്ട് എന്ന് പറയുന്നത്. അത് സുഖസംഖ്യേന, അത് വ്യാഖ്യാനിക്കുന്നു. സുഖി അഹം ഇതി വിഷയഭൂതസ്യ സുഖസ്യ, സുഖി അഹം എന്നുള്ള അനുഭവത്തിൽ, ഞാൻ സുഖിയാണ് എന്നുള്ള അനുഭവത്തിൽ, ആ അനുഭവത്തിന് വിഷയമായിരിക്കുന്നു സുഖം. ഞാൻ സുഖി, ഞാൻ സുഖമുള്ളവനാണ് എന്ന് പറയുന്നിടത്ത് രണ്ടംശമുണ്ട്. ഒന്ന് വിഷയം, മറ്റൊന്ന് വിഷയി. വിഷയിയാണ് ഞാനെന്നുള്ള ശബ്ദം കൊണ്ട് പറയുന്നത്, വിഷയത്തെ സുഖം എന്നുള്ള ശബ്ദം കൊണ്ടും പറയുന്നു. അപ്പൊ വിഷയിനി ആത്മനി, അവിടെ വിഷയിയായിരിക്കുന്നു ഞാൻ, വിഷയിയായിരിക്കുന്ന എന്നിൽ ആത്മനി എന്ന് വെച്ചാൽ എന്നിൽ ഞാൻ അവിടെ സുഖത്തെ അറിയുന്നവനായിരിക്കുന്നു, അല്ലെങ്കിൽ സുഖത്തെ അനുഭവിക്കുന്നവനായിരിക്കുന്നു. ആ എന്നിൽ സംശ്ലേഷ അപാദനം, എന്നിൽ ആ സുഖത്തോടുള്ള താതാത്മ്യത്തെ, സംശ്ലേഷം എന്ന് പറഞ്ഞാൽ താതാത്മ്യം. ഇവിടെ എന്താണ്? എന്നെയും സുഖത്തെയും ഞാൻ അഭേദമായി കാണുന്നു, ഞാൻ തന്നെ സുഖം എന്നാ പറയുന്നു. വാസ്തവത്തിൽ ഞാൻ സുഖമല്ല, സുഖം എന്റേതാണ്, എന്റെ അന്ധകരണത്തിലുണ്ടായ ഒരു പരിണാമമാണ്. പക്ഷെ അത് എന്റെ അന്ധകരണത്തിലുള്ള ഒരു പരിണാമമാണ് എന്ന് തിരിച്ചറിയാതെ ഞാൻ സ്വയം അതാണെന്ന് ധരിക്കുന്നു. അതാണ് സംശ്ലേഷം, താതാത്മ്യം വരിക. ഞാൻ സുഖിയാണ് എന്ന് കരുതുന്നു, ഞാൻ സ്വയം സുഖസ്വരൂപനാണെന്ന് കരുതുന്നു. ആ സുഖത്തോട് അത്രമാത്രം താതാത്മ്യപ്പെട്ടു പോകുന്നു. ഞാൻ സുഖി എന്ന് പറയുമ്പോൾ, ഞാൻ സുഖമുള്ളവൻ എന്ന് പറയുമ്പോൾ, ഞാൻ തന്നെ സ്വയം സുഖമായി മാറുകയാണ്. വാസ്തവത്തിൽ ആ സുഖം അത് അന്ധകരണത്തിന്റെ ഒരു പരിണാമം മാത്രമാണ്. ആ പരിണാമം എന്ന് പറയുന്നത് എന്താണ്? അന്ധകരണത്തിന്റെ സാത്വികമായ ഒരു പരിണാമം മാത്രമാണ്. പക്ഷെ അതിനോട് ഞാൻ താതാത്മ്യപ്പെട്ടതുകൊണ്ട് മൃഷായവ, അത് മിഥ്യയാണ്. ആ താതാത്മ്യം മിഥ്യയാണ്. അവിടെ ഞാൻ എന്ന് പറയുന്ന വിഷയിനി, ആ വിഷയിനി അത് സത്യമാണ്, അത് സത്യമാണ്. ബാഹ്യമായിരിക്കുന്ന സുഖം അത് സത്യം തന്നെ. എന്തുകൊണ്ട്? അത് അന്ധകരണത്തിൽ അവിടെ വാസ്തവത്തിൽ ഒരു പരിണാമം സംഭവിച്ചു കഴിഞ്ഞു. അതും പരമാർത്ഥമാണ്, ഞാനും പരമാർത്ഥമാണ് ഈ വിഷയസുഖത്തെ അനുഭവിക്കുന്നവൻ. പക്ഷേ ഇവിടെ മൃഷ എന്ന് പറയുന്നത് എന്ത്? ഇവിടെ മിഥ്യയായി വരുന്ന എന്താണ്? ഇതിന് രണ്ടിനെയും കൂടി വരുന്ന ആ താതാത്മ്യം. ഇത് രണ്ടും രണ്ടായി വന്നു കഴിഞ്ഞാൽ ദോഷമുണ്ട്. രണ്ടും കൂടി താതാത്മ്യം വരുമ്പോൾ എന്ത് വരുന്നു? മൃഷ ഇവ സുഖേ സഞ്ജനം, സുഖത്തോട് ആ ചേരൽ, കൂടിച്ചേരൽ, സഞ്ജനം വരുന്നു. എന്നുവെച്ചാൽ സുഖത്തോട് ആ താതാത്മ്യം വരുന്നു. അങ്ങനെ വരുന്നത് കൊണ്ട് അതൊരു ബന്ധനമാണ്. ജീവന് ഈ പ്രകൃതിയോട് വരുന്ന ബന്ധം ഉണ്ടാകുന്നു. പരമാർത്ഥികമെന്ന് പറയുമ്പോൾ നമ്മുടെ വ്യവഹാര വേളയിൽ നമുക്ക് സുഖത്തെ, നമ്മൾ അനുഭവിക്കുന്ന വേളയിൽ നമ്മളെ സംബന്ധിച്ചത് സത്യമാണ്, അനുഭവിക്കുന്നവന് സത്യമാണ്. പക്ഷേ ഈ രണ്ട് സത്യങ്ങളും വേറെ വേറെ നിൽക്കാതെ കൂടിച്ചേരുന്നതാണ് താതാത്മ്യം എന്ന് പറയുന്നത്. അത് മൃഷയാണ്, അത് പരമാർത്ഥമല്ല. എന്തുകൊണ്ടത്? മുമ്പ് ചർച്ച ചെയ്താണ് രണ്ടും പരസ്പര വിരുദ്ധമായ സ്വഭാവത്തോടുകൂടിയതാണ്. ഇതിനൊരിക്കലും കൂടിച്ചേരാൻ സാധ്യമല്ല. എന്നാൽ ഇത് കൂടിച്ചേർന്നതുപോലെ അനുഭവം വരുന്നു. അതുകൊണ്ടിത് മൃഷയാണ്. സേഷ അവിദ്യ, ഇതിനെ തന്നെയാണ് അവിദ്യ എന്ന് പറയുന്നത്. എന്താണ് ഈ സംശ്ലേഷം? രണ്ടും കൂടി കൂടിച്ചേരുക, പരസ്പരമായി ഒരു ബന്ധമില്ലാത്ത പ്രകൃതി അതിന്റെ വഴിക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. അത് സദാ സത്വരജസ്തമോ ഗുണങ്ങളിൽ വൈഷമ്യമുണ്ടായി പരിണമിച്ച് നാനാരൂപത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ താനാണെങ്കിലോ ഇതിനെല്ലാം സാക്ഷിയായി, ഇതിന്റെ എല്ലാം സാന്നിധ്യത്തിൽ നിലനിൽക്കുന്നു. പക്ഷെ ഇത് രണ്ടും കൂടി കൂടിച്ചേരുന്നു, രണ്ടും കൂടി ഒന്നായിട്ട് ഞാൻ ഇത് എന്നുള്ള അനുഭവം വരുന്നു. അതാണ് അവിദ്യ. നഹി വിഷയധർമ്മോ വിഷയിണോ ഭവതി കൊണ്ട് പറയുന്നു, വിഷയധർമ്മങ്ങൾ ഒരിക്കലും വിഷയിക്ക് വരാൻ പാടില്ല. സുഖദുഃഖാദികൾ പ്രകൃതിയുടെ ധർമ്മങ്ങളാണ്, അത് വിഷയിയായിരിക്കുന്ന പുരുഷന് വരാൻ പാടില്ല. വന്നിട്ട് ഞാൻ സുഖിയാണെന്ന് പറയാൻ പാടില്ല. അപ്പൊ അത് ബന്ധനമാണ്. അപ്പൊ സുഖസംഘം കൊണ്ട് ബന്ധിപ്പിക്കുന്നത് ഈ സത്വഗുണമാണ്. അപ്പൊ ബന്ധനത്തിന്, പുരുഷന്റെ ബന്ധനത്തിന് പ്രധാനമായ കാര്യം, കാരണം എന്ന് പറയുന്ന അവന്റെ അജ്ഞാനമാണ്. അതോടൊപ്പം തന്നെ ഈ പ്രകൃതിയും പ്രകൃതിയുടെ പരിണാമങ്ങളും ബന്ധനത്തിന് കാരണമാണ്. ഇച്ഛാദിജാധൃത്യന്തം ക്ഷേത്രസൈവ, ഇച്ഛാദ്വേഷാദികളെ ധൃതി വരെയുള്ള കാര്യങ്ങൾ കഴിഞ്ഞ അധ്യായത്തിൽ 13 അധ്യായത്തിൽ പറഞ്ഞു. അതാണ് ഇച്ഛാദിധൃത്യന്തം ക്ഷേത്രസൈവ വിശേഷ ധർമ്മയുക്തം ഭഗവത. ഇതെല്ലാം ക്ഷേത്രധർമ്മമാണ്, വിഷയധർമ്മമാണ്, അല്ലെങ്കിൽ പ്രകൃതിയുടെ പരിണാമങ്ങളാണ്. ഇത് മുമ്പ് ഭഗവാൻ തന്നെ ഇവിടെ പറഞ്ഞു. അതോ അവിദ്യയായവ സ്വകീയ ധർമ്മഭൂതയാ വിഷയ വിഷയ അവിവേകലക്ഷണയ അസ്വാത്മഭൂതേ സുഖേ സഞ്ചേതി ഇവ ആസക്തമിവ കരോതി അസംഗം സക്തമിവ കരോതി അസുഖിനം സുഖിനമിവ തഥാ ജ്ഞാനസംഗേന. എങ്ങനെയാണ് സത്വം ബന്ധിക്കുന്നത്? സുഖസംഗം കൊണ്ടും ജ്ഞാനസംഗം കൊണ്ടും. അതെങ്ങനെ ബന്ധിക്കുന്നു? ഇവിടെ ഒന്നുകൂടി വിശദീകരിക്കുന്നു. അതോ അവിദ്യയായവ, ഇത് അവിദ്യയാണ്. ഈ സഞ്ചനം, ഈ കൂടിച്ചേരൽ, പുരുഷനും പ്രകൃതി കാര്യങ്ങളും തമ്മിലുള്ള ഈ താതാത്മ്യപ്പെടൽ അവിദ്യയാണ്. സ്വകീയ ധർമ്മഭൂതയ, ഈ അവിദ്യ കൊണ്ട് അത് തന്റെ ധർമ്മമായിരിക്കുന്നു, പുരുഷന്റെ ധർമ്മമായിരിക്കുന്നു. പുരുഷന്റെ ധർമ്മം എന്ന് വെച്ചാൽ പുരുഷന്റെ അനുഭവ വിഷയമായിരിക്കുന്നു. എന്താണ് ആ പുരുഷന്റെ അനുഭവം? ഞാൻ സുഖിമാൻ, ഞാൻ സുഖിയായിരിക്കുന്നു. അതാണ് ഇവിടെ ഈ അവിദ്യ പുരുഷധർമ്മം എന്ന് പറഞ്ഞത്. വിഷയ വിഷയ അവിവേക ലക്ഷണയ, അതെങ്ങനെ അനുഭവപ്പെടുന്നു? വിഷയ വിഷയികളുടെ അവിവേകം, ഞാൻ സുഖി, ഇതാണ് അവിവേകം. ഞാൻ ദുഃഖി, ഞാൻ ജ്ഞാനി, ഇതൊക്കെയാണ് അവിവേകം. അതാണ് വിഷയ വിഷയ അവിവേക ലക്ഷണയ, വിഷയ വിഷയികളുടെ അവിവേകം. ഒരിക്കലും സുഖം, ജ്ഞാനം, ദുഃഖം ഇതുമായിട്ട് എനിക്ക് താതാത്മ്യപ്പെട്ടിട്ട് ഞാൻ സുഖിയാണ്, ദുഃഖിയാണ്, ജ്ഞാനിയാണ് എന്ന് പറയാൻ പാടില്ല. പക്ഷെ അങ്ങനെ പറയുന്നു. അതാണ് വിഷയ വിഷയ വിവേക രൂപത്തിലുള്ള അവിദ്യ. അപ്പൊ ഞാൻ ഒരാൾ പറയുകയാണ് ഞാൻ ജ്ഞാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിദ്യയാണ്. എന്തുകൊണ്ട്? അയാൾ തന്റെ ജ്ഞാനവുമായിട്ട് താതാത്മ്യപ്പെട്ടു. ഇത് അവിദ്യയാണ്. സ്വാത്മഭൂതേ സുഖേ സഞ്ചേരി ഇവ, അങ്ങനെ അവിദ്യ കൊണ്ട് തന്നിലേക്ക് സ്വാംശീകരിച്ചു അസുഖത്തെ, സ്വപ്നഭൂതമായി തീർന്നു. താൻ വാസ്തവത്തിൽ സുഖമല്ല, ദുഃഖമല്ല, ജ്ഞാനമല്ല. എന്നാലും ആ വിദ്യയിലൂടെ താനായി മാറി അസുഖത്തിൽ സഞ്ചേരിയുക, അസുഖത്തിൽ താതാത്മ്യപ്പെട്ടതുപോലെ. വാസ്തവത്തിൽ പരമാർത്ഥത്തിൽ അങ്ങനെ ഒരു താതാത്മ്യം സാധ്യമല്ല. എന്തുകൊണ്ട്? പുരുഷൻ നിർഗുണനാണ്. നിർഗുണൻ എന്ന് പറഞ്ഞാൽ മറ്റൊന്നിനോടും ചേരാൻ കഴിയാത്തവനെന്നാണ്, മറ്റൊന്നും ചേരാത്തതാണ്. അപ്പം നിർഗുണനായ പുരുഷന് ഒരിക്കലും താതാത്മ്യം വരാൻ വഴിയില്ല. എന്നാലും സഞ്ചേരിയുക, അങ്ങനെ ഒരു താതാത്മ്യം വന്നതുപോലെ എന്ന് പറഞ്ഞാൽ എന്താണ്? അങ്ങനെ ഒരു അനുഭവം അത് വന്നിരിക്കുന്നു. ആ അനുഭവം പരമാർത്ഥമല്ല, ഈ അജ്ഞാനം കാലത്ത് അനുഭവപ്പെടുന്നതാണ് അനുഭവം. അതാണ് സഞ്ചേരി ഇവ എന്ന് പറഞ്ഞു. അങ്ങനെ വന്നിരിക്കുന്നത് പോലെ ആസക്തമിവ, ഞാൻ സുഖിയാണ് എന്നുള്ള ഈ അനുഭവം പരമാർത്ഥമല്ല. എനിക്കൊരിക്കലും സുഖ ദുഃഖ ജ്ഞാനവുമായിട്ട് താതാത്മ്യപ്പെടാൻ കഴിയത്തില്ല. എന്നാലും അങ്ങനെ താതാത്മ്യപ്പെട്ടത് പോലെ, കാരണം അങ്ങനെ അനുഭവപ്പെടുന്നു. അനുഭവത്തെ നിഷേധിക്കാം. ആസക്തമിവ കരോതി, എങ്ങനെ അസംഗം സക്തമിവ കരോതി? വാസ്തവത്തിൽ താൻ അസംഗനാണ്, തനിക്ക് അങ്ങനെ ഒരിക്കലും വ്യവഹരിക്കാൻ സാധ്യമല്ല. ഞാൻ സുഖിയാണ് ദുഃഖിയാണെന്നുള്ള ഈ വ്യവഹാരം ഇത് പരമാർത്ഥമല്ല എന്നുള്ളത്. വ്യാവഹാരികമായി പരമാർത്ഥമായി അനുഭവപ്പെടുന്നുണ്ടെങ്കിലും ആത്യന്തികമായി ഇത് പരമാർത്ഥമല്ല. സക്തമിവ കരോതി അസുഖിനും സുഖിനമിവ, വാസ്തവത്തിൽ ഞാൻ സുഖിയല്ല, സുഖാതീതനാണ്. എന്നാലും എന്നെ സുഖി ആയിട്ട് അനുഭവപ്പെടുന്നു. തഥാ ജ്ഞാനസംഖ്യേന, ജ്ഞാനസംഘം കൊണ്ട്. ജ്ഞാനസംഘം കൊണ്ടും ജ്ഞാനമിതി സുഖ സാഹചര്യ ക്ഷേത്രസീവ വിശേഷി അന്ധക്കരണസ്യ ധർമ്മ. ഇവിടെ ജ്ഞാനസംഘം എന്ന് പറയുന്നത് എന്താണ്? ആത്മാവിനെ കുറിച്ചും പറയുന്നത് ജ്ഞാനസ്വരൂപമാണെന്ന്. അങ്ങനെയാണെങ്കിൽ ആത്മാവിനെങ്ങനെ ജ്ഞാനസംഘം വരും? ജ്ഞാനം ആത്മാവിന്റെ സ്വരൂപമാണെങ്കിൽ പിന്നെ ആ സ്വരൂപത്തിലെങ്ങനെ അതിന്റെ സംഘം വരും? ആത്മാശ്രയ ദോഷം വരും. അതുകൊണ്ടിവിടെ ജ്ഞാനം എന്നുള്ളത് എന്തെടുക്കണം? സുഖസാഹചര്യ, സുഖത്തെ പറഞ്ഞതിനോടൊപ്പം ജ്ഞാനത്തെയും പറഞ്ഞു. അതുകൊണ്ട് ക്ഷേത്രസീവ വിശേഷ്യ അന്ധകരണസ്യ ധർമ്മ. അതുകൊണ്ട് ഇവിടെ ജ്ഞാനം എന്ന് പറയുന്നത് ക്ഷേത്രധർമ്മമാണ്, എന്നുവെച്ചാൽ അന്ധകരണത്തിന്റെ ധർമ്മമാണ്. ആത്മനഹ അല്ല, ആത്മധർമ്മമല്ല. ആത്മാവിന് ജ്ഞാനം എന്ന് പറയുന്ന ഒരു ധർമ്മമില്ല. ആത്മാവ് ജ്ഞാനസ്വരൂപമാണ്. ക്ഷേത്രം അതായത് അന്ധകരണത്തിനാണെങ്കിലോ ജ്ഞാനം എന്ന് പറയുന്ന ഒരു ധർമ്മമുണ്ട്. എന്ന് പറഞ്ഞാൽ അന്ധകരണം ജ്ഞാനരൂപത്തിലും പരിണമിക്കുന്നു. അന്ധകരണത്തിന്റെ ഒരു വൃത്തിയാണ്, ഒരു പരിണാമ വിശേഷമാണ്, ഒരു പരിണാമ ഭേദമാണ് ജ്ഞാനം. ആ ജ്ഞാനത്തെ ഇവിടെ എടുക്കണം, അല്ലാതെ ആത്മസ്വരൂപഭൂതമായിരിക്കുന്ന ജ്ഞാനത്തെ എടുക്കരുത്. അന്ധകരണത്തിന്റെ പരിണാമമാണ് ജ്ഞാനം. അന്ധകരണത്തിന്റെ പരിണാമമാണ് ഇവിടെ പറയുന്ന സുഖം. ഈ ജ്ഞാനത്തോടും സുഖത്തോടും എല്ലാം ഈ ഒരു താതാത്മ്യം സംഭവിക്കുന്നു. ആ താതാത്മ്യം എന്താണ്? അത് നിർവചിക്കാൻ കഴിയാത്ത അവിദ്യ എന്ന് വിളിക്കുന്ന ഒരു താതാത്മ്യമാണ്. ആ താതാത്മ്യം കൊണ്ട് എന്തുവരുന്നു? ജ്ഞാനവും ബന്ധിപ്പിക്കുന്നു, സുഖവും ബന്ധിപ്പിക്കുന്നു, അതിന് കാരണമായിരിക്കുന്ന സത്വവും ജീവനെ ബന്ധിപ്പിക്കുന്നു. ആത്മധർമ്മത്വ സംഘാനുപത്തെ ബന്ധാനുപത്തിച്ച സുഖൈവ ജ്ഞാനാദു സംഘോ മന്ദവ്യോ ഹേ അനഘ അംബ്യസന. ആത്മസംഗത്വ സംഘാനുഭവത്തെ ഈ ജ്ഞാനം സുഖം അത് ആത്മാവിനെയും പറയുന്നു. വെച്ചാൽ ആത്മധർമ്മമായിട്ട്, അതായത് ആത്മസ്വരൂപമായിട്ട് ആത്മാവിനെ പറയും, അത് ജ്ഞാനമാണ്. അതിനെ തന്നെ പറയും, അത് സുഖമാണ് എന്നെല്ലാം പറയുമ്പോൾ ജ്ഞാനവും സുഖവുമെല്ലാം ആത്മസ്വരൂപമാണ്. അതിനൂടെ ആത്മധർമ്മം എന്ന് പറയുന്നു. അത് ആത്മസ്വരൂപമായി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ സംഘം വരും? രണ്ടുള്ളിടത്തെ സംഘമുള്ളൂ. ആത്മാവിൽ നിന്ന് വേറിട്ടൊരു പ്രകൃതിയും ആ പ്രകൃതിയുടെ പരിണാമമായ സുഖവും ജ്ഞാനവും എല്ലാം നിലനിൽക്കുമ്പോഴാണ് സംഘം വരുന്നത്, താതാത്മ്യം വരുന്നത്, അല്ലെങ്കിൽ അധ്യാസം വരുന്നത്. രണ്ടുള്ളിടത്തേ ഉള്ളൂ അധ്യാസം. ഇവിടെ രണ്ടനുഭവപ്പെടുമ്പോൾ അവിടെ താതാത്മ്യം വന്നിട്ട് ഞാൻ സുഖിയാണ് ദുഃഖിയാണ് ജ്ഞാനിയാണെന്ന് അനുഭവിക്കുന്നു, അവിടെ സംഘമുണ്ട്. പക്ഷെ ഇതെല്ലാം ആത്മസ്വരൂപമാണെങ്കിലോ സുഖം സുഖം ജ്ഞാനം ഇതിന്റെ ആത്മസ്വരൂപമാണെങ്കിൽ സംഘാനുപത്തെ അവിടെ സംഘം വരത്തില്ല. ബന്ധാനുപത്തെ ബന്ധവും വരത്തില്ല, ബന്ധം ഇവിടെ വരുന്നില്ല. അതുകൊണ്ട് സുഖ ഇവ ജ്ഞാനാതു സംഘവും മന്ദവി. അതുകൊണ്ട് സുഖത്തിൽ എങ്ങനെയാണോ ഈ ആത്മാവിന് സംഘം സംഭവിക്കാമെന്നുള്ളത്, അതുപോലെ അന്ധക്കരണ ധർമ്മമായ ജ്ഞാനത്തിലാണ് ആത്മാവിന് സംഘം എന്ന് മനസ്സിലാക്കണം. അതായത് ജ്ഞാനശബ്ദം ഇവിടെ പറയുന്നതിന്റെ താല്പര്യം ഇതാണ്. ജ്ഞാനശബ്ദം രണ്ടർത്ഥത്തിൽ പ്രയോഗിക്കും, ഒന്ന് ആത്മാവെന്നുള്ള അർത്ഥത്തിൽ, മറ്റൊന്ന് അന്ധക്കരണ പരിണാമം എന്നുള്ള അർത്ഥത്തിൽ. ഇവിടെ ജ്ഞാനശബ്ദം കൊണ്ട് അന്ധക്കരണ പരിണാമം എന്നുള്ള അർത്ഥത്തെ എടുക്കണം. അതുപോലെ തന്നെ സുഖവും രണ്ടർത്ഥത്തിലും പ്രയോഗിക്കുന്നതാണ്, ഒന്ന് ആത്മാവ് മറ്റൊന്ന് അന്ധക്കരണ പരിണാമം. ഇത് അനുനിമിഷം ഈ ജീവനെ ആന്തരികമായി ബന്ധിച്ചുകൊണ്ടേയിരിക്കും. ഇതാണ് ഏറ്റവും സൂക്ഷ്മമായിരിക്കുന്ന ബന്ധനം. ഈ ബന്ധനത്തെ ആശ്രയിച്ചിട്ടാണ്, കാരണം താൻ സുഖിയാണെന്നുള്ള ഈ അനുഭവം, അല്ലെങ്കിൽ താൻ ജ്ഞാനിയാണെന്നുള്ള ഈ അനുഭവം, ഈ അനുഭവത്തെ തുടർന്നാണ് ബാക്കി രജസും തമസും ഉണ്ടാക്കുന്ന അനേക അനന്ത ബന്ധനങ്ങൾ. ഇതുകൊണ്ടാണ് ഇങ്ങനെ ഒരു താതാത്മ്യം സംഭവിക്കുമ്പോൾ ഈ താതാത്മ്യത്തോട് തുടർന്ന് അനേക വികാരങ്ങളോടും ഈ പുരുഷൻ താതാത്മ്യപ്പെടുന്നു. അതിനനുസരിച്ച് അവന് കർമ്മങ്ങളുണ്ടാവുന്നു, പ്രവൃത്തികളുണ്ടാവുന്നു, അതനുസരിച്ച് ആ പ്രവൃത്തിയുടെ ഫലങ്ങളുണ്ടാവുന്നു, ജനന മരണങ്ങളുണ്ടാവുന്നു, സർവത്തിനോടും അവൻ താതാത്മ്യപ്പെടുന്നു. ആദ്യസൂക്ഷ്മമായി ഒരു പുരുഷൻ ധരിക്കേണ്ട കാര്യം എന്താണോ, വാസ്തവത്തിൽ ഈ തന്നിൽ ഉണ്ടാകുന്ന ജ്ഞാനവും തന്നിൽ ഉണ്ടാകുന്ന സുഖവും എല്ലാം വാസ്തവത്തിൽ തനിക്ക് ബന്ധനമാണ് എന്നാണ്. അപ്പോൾ തനിക്കുണ്ടാകുന്ന സുഖം ബന്ധനമാണെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം, പക്ഷെ തനിക്കുണ്ടാകുന്ന ജ്ഞാനം അതും ബന്ധനമാണോ? തീർച്ചയായിട്ടും. അയ്യോ, അത് എല്ലാ ജ്ഞാനവും, ലൗകികമായ ജ്ഞാനവും ആധ്യാത്മികമായ ജ്ഞാനവും, എല്ലാ ജ്ഞാനവും ബന്ധനമാണോ? എല്ലാ ജ്ഞാനവും ബന്ധനമാണ്. അതായത് എവിടെയാണോ ഒരാൾക്ക് അനുഭവം ഉണ്ടാകുന്നത് ഞാൻ അറിവുള്ളവനാണ്, ഞാൻ ഇന്ന അറിവിനെ ആർജിച്ചു. അതായത് നമ്മളിപ്പോൾ സത്സംഗം നടത്തുന്നു, സത്സംഗത്തിൽ എന്ത് ചെയ്യുന്നു നമ്മൾ? ഒന്നുകിൽ നമ്മൾ ആർജിച്ച അറിവിനെ ഉറപ്പിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ പുതുതായ അറിവുകളെ ആർജിക്കുന്നു. അങ്ങനെ ഓരോ അറിവ് നമ്മുടെ ഉള്ളിലുണ്ടാകുമ്പോഴും, ഒരു ഉദാഹരണമായിട്ട് പറയുന്നതാണ്, ഓരോ അറിവ് നമ്മുടെ ഉള്ളിലുണ്ടാകുമ്പോഴും ആ അറിവിനോടെല്ലാം നമ്മൾ താതാത്മ്യപ്പെടുന്നു, ഓരോ ജീവനും താതാത്മ്യപ്പെടുന്നു, ഓരോ പുരുഷനും താതാത്മ്യപ്പെട്ടിട്ട് എന്ത് കരുതുന്നു? ഇങ്ങനെ അറിവ്, എനിക്ക് ഇന്ന അറിവുണ്ട്, ഞാൻ ഇന്ന അറിവുള്ളവനായി എന്ന് താതാത്മ്യപ്പെടുന്നു. ഈ താതാത്മ്യത്തെ തന്നെയാണ് അവിദ്യ എന്ന് പറയുന്നത്, ഈ താതാത്മ്യത്തെ തന്നെയാണ് ബന്ധനം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ലൗകികമായ അറിവിന്റെ കാര്യം പ്രത്യേകിച്ച് പറയാനില്ല, ലൗകികമായ അറിവും ഇങ്ങനെ തന്നെയാണ് ബന്ധിപ്പിക്കുന്നത്. ആധ്യാത്മികമായ അറിവുകളും ജീവനെ ഇങ്ങനെ തന്നെയാണ് ബന്ധിപ്പിക്കുന്നത്. കാരണം എവിടെ താതാത്മ്യം വരുന്നോ, താതാത്മ്യം വരിക എന്ന് പറഞ്ഞാൽ താതാത്മ്യം എന്ന് പറയുന്നത് നമ്മുടെ അനുഭവമാണ്. എന്തനുഭവം? ഞാൻ അറിവുള്ളവനാണ്, എനിക്കിന്ന അറിവ് എന്നുവെച്ചാൽ അതൊരു അഹങ്കാരം കൊണ്ട് പറയുന്നതല്ല, അഭിമാനത്തിന്റെ ഇവിടെ പറയുന്നത്, മറിച്ച് സഹജമായി വന്നു ചേരുന്ന, അതിൽ ഒരാൾ പ്രത്യേകിച്ച് അഭിമാനിക്കണമെന്നില്ല. പ്രകൃതിയിൽ അല്ലെങ്കിൽ അവന്റെ അന്ധകരണത്തിൽ പരിണാമങ്ങളുണ്ടാകുന്നു, ജ്ഞാന പരിണാമങ്ങളുണ്ടാകുന്നു. ആ ജ്ഞാനപരിണാമങ്ങളോട് അവൻ, അതായത് മനനം ചെയ്യുന്നവൻ, ശ്രവണം ചെയ്യുന്നവൻ എപ്പോഴാണോ അതിനോട് താതാത്മ്യപ്പെടുന്നത്, ജ്ഞാനപരിണാമം വന്നു കഴിഞ്ഞാൽ താതാത്മ്യം അവിടെ സഹജമായി സംഭവിക്കും. അന്ധകരണത്തിലൊരു ജ്ഞാനപരിണാമം വരിക, എന്നാൽ അവിടെ ഒരു താതാത്മ്യം സംഭവിക്കാതിരിക്കുക, അത് എളുപ്പമുള്ള കാര്യമല്ല. എപ്പോ അന്ധകരണത്തിൽ ഒരു പരിണാമം വരുന്നോ ഉടൻ എന്ത് ചെയ്യുന്നു, താൻ അതിനോട് താതാത്മ്യപ്പെടുന്നു. കാരണം പ്രത്യേകിച്ച് ജ്ഞാനം സുഖം പോലെയുള്ള അന്ധകരണ പരിണാമങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. കാരണം അതിനൊരിക്കലും അജ്ഞേയമായി ഇരിക്കാൻ പറ്റത്തില്ല, നമ്മുടെ സംസ്കാരങ്ങളും മറ്റും അജ്ഞേയമായിരിക്കും. ഒരുവന്റെ ഉള്ളിൽ ഒരു ദുഷ്ടന്റെ സംസ്കാരം കാണും, ശിഷ്ടന്റെ സംസ്കാരം കാണും, ഇത്തരം സംസ്കാരങ്ങൾ, അത് ആ ജീവൻ അജ്ഞേയമായിരിക്കും, എന്ന് വെച്ചാൽ അറിയാതിരിക്കും. പക്ഷേ അന്ധകരണത്തിന്റെ പരിണാമരൂപത്തിലുള്ള ജ്ഞാനസുഖാദികൾ അജ്ഞേയമായിരിക്കാൻ കഴിയത്തില്ല. അതായത് എന്റെ ഉള്ളിൽ ഒരു ജ്ഞാനപരിണാമം ഉണ്ടാകുക, ഞാനതിനെ അറിയാതിരിക്കാതെ സംഭവിക്കത്തില്ല. എപ്പോഴാണോ എന്റെ ഉള്ളിൽ ജ്ഞാനത്തിന്റെ ഒരു പരിണാമം സംഭവിക്കുന്നത്, ഉടൻ ഞാൻ പറയുന്ന എന്താണ്, ഞാൻ ആ ജ്ഞാനത്തോടുകൂടിയവനാണ്. ഉടനെ താതാത്മ്യം സംഭവിച്ചു കഴിഞ്ഞു. പന്തക്കരണത്തിന്റെ ഈ പരിണാമത്തിൽ സഹജമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ താതാത്മ്യം, ഈ താതാത്മ്യം എന്താണ്? അത് സത്വം ആ ജീവനെ ബന്ധിക്കുന്നതാണ്. അത് പരമമായ ഈ നിലയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് ബന്ധനമാണ്. അതേസമയം രജസിന്റെയും തമസിന്റെയും ബന്ധനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് ശ്രേഷ്ഠമാണ് എന്നേ ഉള്ളൂ. അതിനപേക്ഷിച്ച് രജസും തമസും അവനെ ബന്ധിപ്പിക്കുമ്പോൾ ആ ബന്ധനം കൂടുതൽ ദൃഢമുള്ളതാണ്. ആ ബന്ധനത്തിൽ നിന്ന് മോചിക്കുക എന്ന് പറയുന്നതിന് കൂടുതൽ ആയാസം ആവശ്യമാണ്. പക്ഷേ സത്വത്തിന്റെയും സുഖത്തിന്റെയും ബന്ധനം അതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഈ ബന്ധനം കൂടുതൽ ശിഥിലമാണ്. ഈ ബന്ധനത്തിൽ നിന്നുള്ള മോചനം അത് കൂടുതൽ ആയാസരഹിതമാണ്. കാരണം സത്വഗുണമെന്ന് പറയുന്നത് പറഞ്ഞല്ലോ, അത് നിർമ്മലമാണ്, പ്രകാശകമാണ് എന്ന് പറഞ്ഞാൽ അത് ആത്മസാന്നിധ്യത്തിൽ അടുത്തു നിൽക്കുന്നതാണ്. രജസും തമസും ആണെങ്കിലോ ആത്മസാന്നിധ്യത്തിൽ നിന്ന് അകന്നു നിൽക്കുന്നതാണ്. അപ്പോൾ അതിൽ നിന്ന് സത്വത്തിലേക്ക് കടന്നു വന്ന് സത്വത്തിൽ നിന്നാണ് ഒരാൾ മോചിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ആത്മജ്ഞാനം പോലും നമ്മൾ സത്സംഗത്തിലൂടെയും മറ്റും ആർജിക്കുന്ന ആത്മജ്ഞാനം പോലും പരമാർത്ഥമല്ല എന്ന് പറയുന്നു. അതുപോലും പരമമായൊരു തലത്തിൽ അതുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ എന്ത് വരുന്നു, അതുപോലും ജ്ഞാനവും ബന്ധനമാണെന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. ആ ബന്ധനം ഒരു തരത്തിൽ അത് ഈ ബന്ധനത്തിൽ നിന്ന് മോചിക്കുന്നതിന് സഹായിക്കുന്നുണ്ടെങ്കിലും ഒരു ബന്ധനത്തെ ഒരു തത്വമായിട്ടെടുത്ത് വിചാരം ചെയ്യുമ്പോൾ ഇതും ബന്ധനം എന്ന് പറയുന്നതിൽ അന്തർഭവിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇത് ആത്മാവിനെ കുറിച്ചുള്ള ജ്ഞാനം അത് ബന്ധനമല്ല, ബാക്കിയുള്ള ജ്ഞാനങ്ങളെല്ലാം ബന്ധനമാണ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഏത് ജ്ഞാനമായാലും ശരി, അത് നല്ലതിനെ കുറിച്ചായാലും ചീത്തയെക്കുറിച്ചായാലും ശരി, ആ ജ്ഞാനം എവിടെയാണോ അന്ധകരണത്തിൽ ആ ജ്ഞാനം പ്രകടമാകുന്നത്, ആ പ്രകടമാകുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു താതാത്മ്യം സംഭവിച്ചിരിക്കും. ആ താതാത്മ്യം എന്ന് പറയുന്നത് ബന്ധനം തന്നെയാണ്. അതുപോലെ തന്നെ അന്ധകരണത്തിൽ എപ്പോൾ സുഖമുണ്ടാകുന്നു, അത് ഏത് സുഖമായാലും ശരി, ഇനി ഒരാൾക്ക് ആത്മാവിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാകുന്ന സുഖമായിക്കൊള്ളട്ടെ, ഏത് സുഖമായാലും ശരി, ആ സുഖം അവിടെ പ്രകടമാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടൻ അവിടെ ആ താതാത്മ്യം സംഭവിച്ചു കഴിഞ്ഞു. ആ താതാത്മ്യം സംഭവിക്കുമ്പോൾ അത് ബന്ധനം തന്നെയാണ്. അങ്ങനെ ഒരു അഹം സുഖി, അഹം ജ്ഞാനി, ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകാത്ത തലം, അതാണ് ഈ ബന്ധനത്തിൽ നിന്നുള്ള മോചനം എന്ന് പറയുന്നത്. ഗുണാതീതൻ എന്ന് പറയും, അതാണ് ഗുണാതീതന്റെ അവസ്ഥ. ഇത് ഗുണാധീനന്റെ അവസ്ഥയാണ്. ഗുണാധീനനെ സംബന്ധിച്ച് സുഖജ്ഞാന സംഘങ്ങൾ, അത് എത്ര ശ്രേഷ്ഠമായ സുഖജ്ഞാനങ്ങളായാലും ശരി, ഇനി ആത്മാവിനെ സംബന്ധിച്ചുള്ള സുഖജ്ഞാനങ്ങളായാലും ശരി, അതവനെ ബന്ധിപ്പിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഒരാൾക്ക് ഒരു നമ്മളൊരാളെ കുറിച്ച് കരുതുന്നു എന്താണ്, ഇയാൾ ആത്മാവിന്റെ ആത്മതത്വത്തെ ഗ്രഹിച്ചവനാണ്, ഇയാൾ ആത്മജ്ഞാനിയാണ് എന്ന് നമ്മൾ ഒരാളെ കുറിച്ച് ധരിക്കുമ്പോൾ ഒരിക്കലും അതിൻ്റെ അർത്ഥം എന്താണ്, അയാളിൽ ഇങ്ങനെ ഒരു ജ്ഞാന സംഘമുണ്ട്, അയാൾ പരമാനന്ദ അനുഭവിക്കുന്നവനാണെന്ന് പറയുമ്പോൾ അയാളിന് ഒരു സുഖസംഘമുണ്ടെന്നുള്ള അർത്ഥത്തിലല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരാൾക്ക് എന്താണ്, ഒരിക്കലും അങ്ങനെ ഒരു തത്വജ്ഞാനിക്ക് ഒരിക്കലും അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകാതല്ല, എന്താണ് ഞാൻ ജ്ഞാനിയാണ് എന്നുള്ളൊരു അനുഭവം ഉണ്ടാകത്തില്ല. അജ്ഞന്റെ അനുഭവം പോലെയുള്ള ഒരു അനുഭവം, അതായത് ആ ജ്ഞാനത്തോട് താതാത്മ്യപ്പെട്ട ഒരു അനുഭവം അതുണ്ടാകത്തില്ല. അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകണമെങ്കിൽ എന്തായിരിക്കും, അതൊരു കേവല അഭിമാനം മാത്രമായിരിക്കും. അതിനെന്നെ അവിടെ ജ്ഞാനം എന്ന് പറയുന്നത്. ജ്ഞാനം എന്ന് പറയുന്നത് ജ്ഞാനത്തിലുള്ള അഭിമാനമല്ല, അത് ആർജിതമായ ജ്ഞാനത്തിൽ, ആ ജ്ഞാനത്തെ ആർജിക്കുന്നവന് അതിൽ അഭിമാനം ഉണ്ടാകാം. അങ്ങനെ അഭിമാനമുള്ളിടത്തോളം കാലം അയാൾ ജ്ഞാനിയല്ല. ആർജിക്കുന്ന സുഖത്തിൽ അയാൾക്ക് അഭിമാനം ഉണ്ടാകാം. ആ അഭിമാനമുള്ളിടത്തോളം കാലം അയാൾ പരമാർത്ഥമായ സുഖത്തെ സുഖിയുമല്ല. അതുകൊണ്ട് ജ്ഞാനി സുഖി എന്നുള്ള അനുഭവങ്ങളിലൂടെയല്ല ഒരാൾക്ക് ആത്മാവ് ആത്മാനുഭൂതി ഉണ്ടാകുന്നത്. ഇത്തരം അനുഭവങ്ങളിലൂടെ ഈ അനുഭവങ്ങൾ ജ്ഞാനി സുഖി എന്നൊക്കെയുള്ള അനുഭവങ്ങൾ എന്ന് പറയുന്ന അജ്ഞന്റെ അനുഭവങ്ങളാണ്. ഈ അജ്ഞന്റെ അനുഭവമായിട്ട് താരതമ്യപ്പെടുത്തി ഇതുപോലെ ആയിരിക്കും ജ്ഞാനി എന്ന് കൽപ്പിക്കുന്നത് യാതൊരു അർത്ഥവുമില്ല. അതുകൊണ്ട് സുഖസംഘം ജ്ഞാനസംഘം എന്ന് പറയുന്നതിന്റെ പരമാവധി പറഞ്ഞിരിക്കുകയാണ്. ഇതാണ് ഇത് ഈ സംഘം സുഖജ്ഞാനാദികളിലുണ്ടാകുന്ന ഈ സംഘം ഇതും ജീവനെ ബന്ധിപ്പിക്കുന്നതാണ്. ഇതൊന്നും പരമാർത്ഥമല്ല. അനഘ ഹേ അവ്യസന. അപ്പൊ ഈ ബന്ധനങ്ങൾ ഈ അഭിമാനം മിഥ്യയാണ്, പരമാർത്ഥമല്ല. ഇത് ഇവിടെ പറഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ തവണ നമ്മൾ ചർച്ച ചെയ്തു ഇത്. ഒരാൾക്ക് ഇത് ഇവിടെ വിശദീകരിക്കുന്നതും സത്വഗുണസ്തമോ രജ സത്വരജസ്തമോ ഗുണങ്ങളെക്കുറിച്ച് ഇവിടെ ചർച്ച ചെയ്യുന്നത് ചിന്തിക്കുന്നത് ഒരുവൻ സ്വയം ആന്തരികമായി ഈ ഗുണങ്ങൾ എങ്ങനെ തന്നെ ബന്ധിക്കാം, ആ ബന്ധനത്തിൽ നിന്നുള്ള ഉപായങ്ങൾ എങ്ങനെയാണ്, ഈ കാര്യങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ഒരിക്കലും പ്രപഞ്ചത്തെക്കുറിച്ച് പഠിക്കാനോ സൃഷ്ടിയെക്കുറിച്ച് മനസ്സിലാക്കാനോ പ്രപഞ്ചത്തിന്റെ വൈവിധ്യങ്ങളെ മനസ്സിലാക്കാനോ അത് മനസ്സിലാക്കിയിട്ട് പ്രപഞ്ചത്തെ പഠിച്ചിട്ട് അതുകൊണ്ട് എന്തെങ്കിലും അർത്ഥകാമങ്ങൾ ആർജിക്കാനോ ഒന്നുമല്ല. അത് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതാണ്. ഇത് പ്രകൃതിയുടെ പഠനമല്ല, മറിച്ച് കേവലം ആന്തരികമായ നിരീക്ഷണത്തിന് വേണ്ടി മാത്രം ആർക്ക് ഒരാത്മീയ ജിജ്ഞാസവന് ഒരു ആധ്യാത്മിക സാധകന് ഈ ബന്ധമോക്ഷങ്ങൾ തന്റെ ഉള്ളിൽ എങ്ങനെ സംഭവിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് പറയുകയാണ്. അത് ഉത്തമന്മാർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ സത്വബന്ധനം. കാരണം ഈ സത്വത്തിന്റെ ബന്ധനം എന്ന് പറയുന്നത് ഉത്തമ അധികാരികൾക്കേ മനസ്സിലാവും, അല്ലാത്തവർക്ക് ഈ സത്വബന്ധനം മനസ്സിലാകത്തില്ല. അതിൽ താഴ്ന്നയുള്ളവർക്ക് ഈ രജസിന്റെ ബന്ധനം പറഞ്ഞാൽ മനസ്സിലാവും, അതിലും താഴ്ന്നയുള്ളവർക്ക് തമസിന്റെ ബന്ധനം മനസ്സിലാവും. കാരണം ഈ സത്വബന്ധനം എന്ന് പറയുന്നത് അത്യധിക സൂക്ഷ്മമായതുണ്ട്. കാരണം അത് ജ്ഞാനത്തിന്റെയും കേവലമായ സുഖത്തിന്റെയും മറ്റ് രണ്ട് തരങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പം ഇത് പരമശ്രേഷ്ഠങ്ങളാണ്, ഈ ജ്ഞാനവും സുഖവും. അത് ഉപാദേയങ്ങളാണ്. എന്ന് വെച്ചാൽ ഒരു സാധകനെ സംബന്ധിച്ചിടത്തോളം ജ്ഞാന സുഖങ്ങൾ ഉപാദേയങ്ങളാണ്, സ്വീകരിക്കേണ്ടതാണ്, ആർജിക്കേണ്ടതാണ്. അങ്ങനെ ഒരാൾ ആയാസപ്പെട്ട് ആർജിക്കുന്ന ഈ ജ്ഞാന സുഖങ്ങൾ പോലും ആത്യന്തികമായി ബന്ധനമാണ്. അതുകൊണ്ട് ആ ജ്ഞാന സുഖങ്ങളുടെ തലത്തെയും കടന്നു പോകണം. അങ്ങനെ കടന്നു പോകുന്നതാണ് ഗുണാതീതമായ നില എന്ന് നമ്മൾ മനസ്സിലാക്കി തരുന്നതിന് വേണ്ടി നമ്മൾ സ്വയം എങ്ങനെ ഈ ജ്ഞാനവും ഗുണവും തൻ്റെ ആന്തരികമായി തൻ്റെ അന്ധകരണത്തിൽ ഈ ജ്ഞാന ഗുണപരിണാമങ്ങൾ എങ്ങനെ സംഭവിക്കുന്നു, ആ പരിണാമം സംഭവിക്കുമ്പോൾ താൻ എങ്ങനെ ഇതിനോട് താതാമ്യപ്പെട്ടിരിക്കുന്നു എന്ന് ആന്തരികമായി മനസ്സിലാക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഇവിടെ ഈ സുഖബന്ധത്തെക്കുറിച്ചും ജ്ഞാന സംഘത്തെക്കുറിച്ചും എല്ലാം പറയുന്നത്. തത്ര തേഷു ഈ സത്വരജസ്തമോ ഗുണങ്ങളിൽ സത്വം സത്വഗുണം നിർമ്മലത്വാ മലരഹിതമായതുകൊണ്ട് അഴുക്കുകളില്ലാത്തതുകൊണ്ട് പ്രകാശകം അനാമയം അത് പ്രകാശസ്വരൂപമാണ്, ദോഷരഹിതമാണ്. ഹേ അനഘ അലയോ പരിശുദ്ധാത്മാവേ ദുഃഖമില്ലാത്തവനെ ഈ സത്വം സുഖസംഖ്യേന സുഖ താതാത്മ്യം കൊണ്ടും ജ്ഞാനസംഖ്യേന ജ്ഞാന താതാത്മ്യം കൊണ്ടും ബദ്ധനാദി പുരുഷനെ ബന്ധിക്കുന്നു. തത്ര സത്വം നിർമ്മലത്വാത് പ്രകാശഗമനാമയം സുഖസംഖ്യേന ബദ്ധനാദി ജ്ഞാനസംഖ്യേന ചാനഖ. രജോരാഗാത്മകം വിദ്ധി തൃഷ്ണാസംഗസമുദ്ഭവം തന്നിബദ്ധനാദി കൗന്ദേയ കർമ്മസംഗേന ദേഹിനം. രജോരാഗാത്മകം മുമ്പ് പറഞ്ഞത് ശരിക്കും മനസ്സിലാകാത്തവർക്കും ഇത് പറഞ്ഞാൽ മനസ്സിലാകും. എന്തുകൊണ്ടാണ് ഇത് സർവ്വജീവന്മാരുടെയും വളരെ പ്രകടമായ അനുഭവമാണ്. എന്താണ് കർമ്മസംഗം എന്ന് പറയുന്നത്? തത്വജ്ഞാനി അതല്ലെങ്കിൽ ഗുണാതീതൻ, ഇവിടെ ഗുണാതീതൻ എന്നാണ് ഈ സന്ദർഭത്തിൽ പറയുന്നത്, ചിതപ്രജ്ഞനെന്നും മറ്റും അല്ല. ഗുണാതീതനും കർമ്മം ചെയ്യുന്നുണ്ട്, ഗുണാതീതനും കർമ്മങ്ങളിൽ ഇടപെടുന്നുണ്ട്. ഗുണാതീതനും ജ്ഞാനമുണ്ട്, ഗുണാതീതനും സുഖമുണ്ട്, ഇതെല്ലാം അവിടെയുണ്ട്. പക്ഷേ നേരത്തെ പറഞ്ഞ ജ്ഞാനസംഗം, സുഖസംഗം, ഇവിടെ ഇപ്പോൾ പറയുന്ന കർമ്മസംഗം, ഇതൊന്നും അവിടെയില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ കർമ്മസംഗം സാധാരണ കർമ്മം ചെയ്യുന്നവരല്ല. കർമ്മം ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുഷ്കർമ്മം ചെയ്യുന്നവരുദ്ദേശിച്ചല്ല പറയുന്നത്, സത്കർമ്മങ്ങൾ ചെയ്യുന്നവർ, ലോകക്ഷേമത്തെ ആഗ്രഹിച്ചുകൊണ്ട് കർമ്മം ചെയ്യുന്നവർ, പരോപകാര പ്രവൃത്തികൾ ചെയ്യുന്നവർ അല്ല സാധാരണ ജീവന്മാരല്ല. എല്ലാവരും ഈ കർമ്മസംഘത്തിലാണ് കർമ്മം ചെയ്യുന്നത്. അപ്പോൾ കർമ്മസംഘം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്നാ ഇനി കർമ്മം ചെയ്യുന്നില്ല എന്ന് പറയുന്നവരെ കുറിച്ച് അടുത്ത് പറയും, അത് അലസന്മാർ, അവരെ കുറിച്ചല്ല ഇവിടെ പറയുന്നു. തത്വജ്ഞാനി എന്ന് പറയുന്ന അതല്ല, അതടുത്ത് ചർച്ച ചെയ്യുന്ന കാര്യമാണ്. ഇതങ്ങനെയല്ല, സജീവമായി കർമ്മത്തിൽ ഇടപെട്ടിരിക്കുന്ന ആൾക്കാർ തത്വജ്ഞാനി ഒഴികെ സർവരും, അല്ലെങ്കിൽ ഗുണാതീതൻ എന്ന് പറയാം, ഗുണാതീതൻ ഒഴികെ സർവരും എന്ത് ചെയ്യുന്നു, വളരെ സജീവമായ കർമ്മത്തിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ അവർ കർമ്മസംഘത്തിലാണ് ആ കർമ്മം ചെയ്യുന്നത്. എങ്ങനെയാണോ സാത്വികമായി പറഞ്ഞല്ലോ ജ്ഞാനത്തെ ആർജിക്കുന്നു, ആ ജ്ഞാനത്തിലൂടെ സുഖത്തെ ആർജിക്കുന്നു, അങ്ങനെ ഈ ജ്ഞാന സമ്പാദനത്തിന്, സുഖസമ്പാദനത്തിന് പരിശുദ്ധമായ സുഖം, വിഷയസുഖങ്ങളല്ല, തന്റെ അന്ധകരണത്തിന്റെ നൈർമല്യം കൊണ്ട് തനിക്ക് പ്രാപ്തമാകാമെന്നുള്ള സുഖങ്ങൾ, അതിനെക്കുറിച്ചൊക്കെ കേട്ടറിഞ്ഞു ആ സുഖത്തെ ആർജിക്കാൻ പരിശ്രമിക്കുന്നതിനും ജ്ഞാനത്തെ ആർജിക്കാൻ പരിശ്രമിക്കുന്നവനും സ്വയം അറിയാതെ തന്നെ എന്താണ് അവൻ സുഖസംഘത്തിനും ജ്ഞാനസംഘത്തിനും അകപ്പെട്ടിരിക്കുന്നത്. അതുപോലെ കർമ്മരംഗത്ത് പ്രവർത്തിക്കുന്നവർ എല്ലാം കർമ്മസംഘത്തിലും, അവൻ ഗുണാതീതനല്ലെങ്കിൽ കർമ്മസംഘത്തിലും ഏർപ്പെട്ടിരിക്കുന്നു. അതെങ്ങനെയാണെന്ന് പറയുന്നു, അത് രജസ്സാണ് അത് ചെയ്യുന്നത്. രജഃ എന്നുവെച്ചാൽ രജോ ഗുണം, രാഗാത്മകം വിദ്ധി എന്നാണ്, അത് രാഗസ്വരൂപമാണ്. രജസ് രാഗം രണ്ടും ഒരേ ധാതുവിന്റെ രൂപങ്ങളാണ്. ധാതുവിന്റെ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല, ഒരേ അർത്ഥത്തെ ദ്യോതിപ്പിക്കുന്ന രണ്ട് ശബ്ദങ്ങളാണ് രജസ്സെന്നും രാഗമെന്നും പറയുന്നത്. ആ രജസ് രാഗസ്വരൂപമാണെന്നർത്ഥം. അപ്പൊ രജസ്സിനെ സത്വം എന്ന് പറയുന്നത് എന്താണോ അത് ജ്ഞാനസ്വരൂപമാണെന്ന് പറയും പോലെയാണ്. ജ്ഞാനം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമുക്കറിയാം എന്താണ് ആ ജ്ഞാനം എന്ന് പറയുന്നത്. ഈ പ്രകാശം എന്ന് പറയുന്നത് സത്വത്തിന്റെ പ്രകാശമാണ്. അതുപോലെ തന്നെ സുഖം ഉള്ളിൽ ഉണ്ടാവുകയാണെങ്കിൽ അത് ആ സത്വത്തിന്റെ പരിണാമമാണ്. അതിന് നിമിത്തം എന്തോ ആയിക്കൊള്ളട്ടെ, നിമിത്തം നല്ലതോ ചീത്ത ആയിക്കൊള്ളട്ടെ, സുഖമായാലും ശരി ജ്ഞാനമായാലും ശരി, നിങ്ങൾക്ക് നിഷിദ്ധമായ വിഷയങ്ങളിൽ നിന്നുണ്ടാകുന്ന സുഖം അല്ലെങ്കിൽ ജ്ഞാനമായിക്കൊള്ളട്ടെ, നിമിത്തങ്ങൾ എന്തു തന്നെയായാലും ഈശ്വരനെ സ്മരിച്ചിട്ട് സുഖമുണ്ടാകുന്നു എന്നിരിക്കട്ടെ, അല്ലെങ്കിൽ വിഷയങ്ങളെ സ്മരിച്ചിട്ട് സുഖമുണ്ടാകുന്നു എന്നിരിക്കട്ടെ, സുഖമാണോ അത് സത്വത്തിന്റെ പരിണാമമാണ്. സത്വത്തിനെ അങ്ങനെ പരിണമിക്കാൻ പറ്റും. പിന്നെ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണോ, മറ്റിടത്ത് രജസ് തമസ് കൂടിച്ചേർന്നിരിക്കും. നിഷിദ്ധമായ വിഷയങ്ങളിൽ നിന്നാണ് ഒരുവന് സുഖം അനുഭവിക്കേണ്ടി വരുന്നതെങ്കിൽ ആ സുഖം സാത്വികമായ സത്വപരിണാമമായ സുഖത്തിനോട് ചേർന്ന് രജസിന്റെയും തമസിന്റെയും കൂടെ പരിണാമങ്ങൾ സംഭവിക്കുന്നേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് ഇവിടെ രജസിന്റെ കാര്യവും പറയുന്നത്. രജസ് എന്ന് പറയുന്നത് എന്താണ്, അത് രാഗസ്വരൂപമാണ്, അതായത് തൃഷ്ണ, പ്രബലമായ ഇച്ഛ, അതിനാണ് രാഗം എന്ന് പറയുന്നത്. അത് രജസ് നമുക്ക് അനുഭവപ്പെടുന്നത് അങ്ങനെയാണ്. സത്വത്തെ നമുക്ക് സുഖരൂപത്തിൽ അനുഭവപ്പെടുന്നു, ജ്ഞാനരൂപത്തിൽ അനുഭവപ്പെടുന്നു, രജസാണെങ്കിലോ തൃഷ്ണാരൂപത്തിൽ അനുഭവപ്പെടുന്നു. ഉത്കടമായ ആഗ്രഹം, അതിനെയാണ് തൃഷ്ണ എന്ന് പറയുന്നത്. വളരെ ഉത്കടമായി തീക്ഷ്ണമായ ഇച്ഛ ഉള്ളിൽ വരുന്നു. ആ ഇച്ഛ വരുമ്പോൾ അത് രജസിന്റെ കാര്യമാണ്. അത് ഏത് തരത്തിലുള്ള ഇച്ഛയായാലും ശരി രജസ് തന്നെയാണ് അതുണ്ടാകുന്നത്. ഉച്ചയുടെ യോഗി മോക്ഷയിച്ചു ഒരു സംശയവും വേണ്ട, അത് തീഷ്ണമായ ഇച്ഛ ഏത് വിഷയത്തിലായാലും ശരി, അത് രജസിന്റെ കാര്യം തന്നെയാണ്. അപ്പൊ പിന്നെ മോക്ഷ ഇച്ഛയും മറ്റു ഇച്ഛകളും തമ്മിൽ എന്താ വ്യത്യാസം? അത് നേരത്തെ പറഞ്ഞതുപോലെയാണ്. എന്താണ് മോക്ഷ ഇച്ഛയിൽ? അത് സത്വത്തോട് ചേർന്ന് നീക്കും. മറ്റ് വിഷയങ്ങളുള്ള ഇച്ഛയാകുമ്പോൾ എന്തുവരുന്നു? അത് രജസിന്റെ ആധിക്യമായിരിക്കും, തമസിനോട് ചേർന്ന് നീക്കും. ആ വ്യത്യാസമേ ഉള്ളൂ. കാരണം ഗുണങ്ങളുടെ സ്വഭാവത്തിൽ, തനതായ സ്വഭാവത്തിൽ ഒരിക്കലും മാറ്റമില്ല. പിന്നെ ഗുണങ്ങളിൽ മാറ്റം വരുന്ന എന്താണ്? എപ്പോഴും ഗുണങ്ങൾ മറ്റു ഗുണങ്ങളോട് ചേർന്നിട്ട് വരുന്ന വ്യത്യാസങ്ങളേ ഉള്ളൂ. ഗുണാധിക്യവും അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ എന്താണ്, ഗുണവൈഷമ്യങ്ങൾ കൊണ്ടുവരുന്ന വ്യത്യാസം. അപ്പൊ സത്വത്തോട് ചിലപ്പോൾ രജസും തമസും ചേർന്ന് വയ്ക്കും, സത്വത്തിന് പ്രാധാന്യം കുറഞ്ഞു പോകും. അതുപോലെ രജസിനോട് ചിലപ്പോൾ സത്വവും തമസും ചേർന്ന് വയ്ക്കും, രജസിന് പ്രാധാന്യം കുറഞ്ഞു പോകും, ചിലപ്പോൾ രജസിന് പ്രാധാന്യം കൂടി നിൽക്കും. ഇത്തരത്തിലുള്ള വ്യത്യാസങ്ങളേ വരും. പക്ഷേ ഗുണത്തിന്റെ സ്വഭാവത്തിന് ഒരിക്കലും മാറ്റം വരുന്നില്ല. രജസ് എവിടെ കണ്ടാലും ശരി, അത് രാഗസ്വരൂപം തന്നെയാണ്. ഉത്കടമായ ആഗ്രഹസ്വരൂപത്തിൽ തന്നെയാണ് അത് പ്രകടമാകുന്നത്. ഇപ്പൊ രജോ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകത്തില്ല. രജോ ഗുണം എന്ന് പറഞ്ഞാൽ നമ്മൾ പുസ്തകത്തിൽ നിന്ന് വായിച്ചിട്ട് നമ്മുടെ സങ്കല്പത്തിൽ കാണും ഇങ്ങനെ ഒരു ഗുണം. ഒരിക്കലും നമ്മൾ നിരന്തരം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ രാഗം തന്നെയാണ്, ഇച്ഛ തന്നെയാണ് ഈ ഗുണമെന്നുള്ളത് നമ്മൾ ഒരിക്കലും തിരിച്ചറിയത്തേയില്ല. അതുപോലെ തന്നെയാണ് സത്വഗുണം സത്വഗുണം എന്ന് നമ്മൾ ആവർത്തിച്ച് പറയും. പക്ഷേ സത്വഗുണം എന്തായി? സത്വഗുണം നമ്മളത് പുസ്തകത്തിൽ വായിച്ച് പഠിക്കുന്നതാണ്, നമ്മുടെ ബുദ്ധി കൊണ്ട് ഗ്രഹിക്കുന്നതാണ്. വാസ്തവത്തിൽ അതല്ല സത്വഗുണമെന്ന് പറയുന്നത്. ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ആ സുഖം തന്നെയാണ് സത്വഗുണം. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ അന്തക്കരണത്തിൽ നിരന്തരമായി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ അറിവ് തന്നെയാണ് സത്വഗുണം. അല്ല, സത്വഗുണം എന്ന് പറയുന്നത് നമ്മുടെ അനുഭവത്തിൽ നിന്ന് അന്യമായി നിൽക്കുന്ന ഒന്നല്ല അത്. അതുപോലെ തന്നെ ഈ രാഗമെന്ന് പറയുന്നത് എന്താണോ, നിരന്തരം നമ്മുടെ കർമ്മത്തിന് പ്രേരകമായിരിക്കുന്നതാണ്. കാരണം ഒരു പ്രവൃത്തി സംഭവിക്കണമെങ്കിൽ എന്ത് വേണം? അതിന്റെ പിന്നിൽ സത്വവും രജസും വേണം, എന്നാലേ പ്രവൃത്തി സംഭവിക്കത്തുള്ളൂ. അല്ലെങ്കിൽ സത്വത്തിന്റെയും രജസിന്റെയും പരിണാമം, സത്വത്തിന്റെ പരിണാമമായ ജ്ഞാനം, രജസിന്റെ പരിണാമമായ രാഗം, ഇത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ പ്രവൃത്തി സംഭവിക്കത്തുള്ളൂ. പ്രവൃത്തിയും രജസിന്റെ പരിണാമമാണ്. പക്ഷെ അതിന് കാരണമായിരിക്കുന്നത് രാഗരൂപത്തിലുള്ള പരിണാമമാണ്. കർമ്മം എന്ന് പറയുന്നത് എന്താണ്? രജസിന്റെ കർമ്മരൂപത്തിലുള്ള പരിണാമമാണ്, അല്ലെങ്കിൽ ചലനാത്മകമായ പരിണാമമാണത്, രജസിന്റെ പരിണാമമാണ്. മറ്റൊന്ന്, ആ ചലനാത്മകമായ പരിണാമം സൂക്ഷ്മമായി അന്ധകരണത്തിനും സ്ഥൂലമായി ശരീരത്തിനും ബാഹ്യമായ പ്രപഞ്ചത്തിനും ഒക്കെ വ്യാപിച്ചിരിക്കുന്നു. അതാണ് രജസിന്റെ ഏറ്റവും സ്ഥൂലമായ ചലനാത്മകമായ പരിണാമം. ആ രജസിന്റെ തന്നെ ആന്തരികമായ പരിണാമമാണ് രാഗരൂപത്തിലുള്ള പരിണാമം. അത് കേവലം അന്ധകരണത്തിൽ മാത്രം നിൽക്കുന്നതാണ്, നമുക്ക് ബാഹ്യമായി കാണാൻ പറ്റുന്നത്. നമ്മുടെ ശരീരത്തിലില്ല, ബാഹ്യപ്രപഞ്ചത്തിലില്ല. പക്ഷെ രജസിന്റെ ചലനാത്മകമായ പരിണാമം ആണ് പ്രപഞ്ചത്തിൽ കാണുന്ന ചലനം, കർമ്മം എന്ന് പറയുന്നത്. ഊർജ ചലനങ്ങളെല്ലാം ആ പരിണാമങ്ങളാണ്, അതിന്റെ ഏറ്റവും സ്ഥൂലമായ ഭാവമാണ്. അപ്പൊ ഈ രാഗം എന്താണ്? രാഗാത്മകം. അതിനെ വിശദീകരിക്കുന്നു, രഞ്ജനാദ് രാഗു ഗൈരികാധിപത് രാഗാത്മകം വിദ്ധി ജാനാഹി. അത് രഞ്ജനാദ് രഞ്ജിപ്പിക്കുന്നു, രഞ്ജനാദ് രാഗു രഞ്ജിപ്പിക്കുന്നതിനാണ് രാഗു എന്ന് പറയുന്നത്. ഏതുപോലെ ഗൈരികാധിപത് ഗൈരികം പോലെ, ഗൈരികം എന്ന് പറയുന്നത് എന്താണ്? കാവി. കാവി എന്ന് പറയുന്നത് രഞ്ജിപ്പിക്കുന്നു എന്ന് വെച്ചാൽ നിറം പിടിപ്പിക്കുക എന്നാണ്. വെളുത്ത തുണിയിലേക്ക് കാവി കളറ് അങ്ങോട്ട് ചേർത്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു? അതിൽ അതിനെ രഞ്ജിപ്പിക്കുന്നു എന്ന് വെച്ചാൽ അതിന്റെ രാഗത്തെ ഉണ്ടാക്കുന്നു, എന്നുവെച്ചാൽ നിറഭേദത്തെ ഉണ്ടാക്കുന്നു, പ്രത്യേകിച്ചൊരു നിറത്തെ ഉണ്ടാക്കുന്നു. അതുപോലെയാണ് ഈ രാഗം പ്രവർത്തിപ്പിക്കുന്നത് എന്നർത്ഥം. അതാണ് ഗൈരികാധിപത് രാഗാത്മകം വിധി, അത് രഞ്ജിപ്പിക്കുന്നു എന്നർത്ഥം. തൃഷ്ണ അന്ധകരണത്തെ തൃഷ്ണാമയമാക്കി തീർക്കുന്നു എന്നർത്ഥം. കാവി എന്ന് പറയുന്നത് വെളുത്ത വസ്ത്രത്തിനോട് ചേർന്ന് കഴിഞ്ഞാൽ എന്ത് വരുന്നു? അത് ആ വെളുപ്പിനെ കാവ്യമയമാക്കി തീർക്കുന്നു, അത് തന്നെയാക്കി മാറ്റുന്നു. പിന്നെ അതിൻ്റെ തനതായിരിക്കുന്ന ആ വെണ്മ അതിനില്ലാതാക്കി കളയുന്നു. അതിന് രഞ്ജിപ്പിക്കുക എന്ന് പറയുന്നു. വസ്ത്രത്തിൻ്റെ തനതായിരിക്കുന്ന വെണ്മയെ മാറ്റിയിട്ട് തൻ്റേതായ നിറത്തെ അതിന് കൊടുക്കുന്നു. അതാണ് രഞ്ജനം എന്ന് പറയുന്നത്. രഞ്ജിപ്പിക്കുക എന്ന് പറയുന്നതിന് നിറം പിടിപ്പിക്കുക എന്ന് അർത്ഥമുണ്ട്. രഞ്ജേരി എന്ന് പറഞ്ഞാൽ നിറം പിടിപ്പിക്കുന്നു എന്നർത്ഥം, കളറിങ് എന്നർത്ഥമുണ്ട്. ഇവിടെ അത് തന്നെയാണ് ചെയ്യുന്നത്. എന്താണ് നമ്മുടെ അന്ധകരണത്തിൽ ഈ രാഗാത്മകമാക്കി മാറ്റുന്നു എന്നർത്ഥം. അന്ധകരണത്തെ രാഗാത്മകമാക്കി മാറ്റുന്നു എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ്? വാസ്തവത്തിൽ ഈ അന്ധകരണം എന്ന് പറയുന്നത് പഞ്ചഭൂതങ്ങളുടെ സാത്വികമായ ഭാഗമാണ്. അതാണ് അന്ധകരണം. സ്വതേ അതിന്റെ സ്വഭാവം എന്ന് പറയുന്നത് സാത്വികമാണ്. പക്ഷെ രജോ ഗുണം എന്ത് ചെയ്യുന്നു? ആ സത്വത്തിന്റെ ആധിക്യമുള്ള ഒന്നാണ് അന്ധകരണം എന്ന് പറയുന്നത്, രജസിനെ തമസിനെ അപേക്ഷിച്ച്. പക്ഷെ അങ്ങനെ ആയിട്ടുകൂടി അത് സത്വത്തിന്റെ ആധിക്യം എന്ന് പറയുമ്പോൾ മറ്റ് അവയെ അപേക്ഷിച്ച്, അതായത് പ്രാണനെ എടുത്തു കഴിഞ്ഞാൽ രജസിന്റെ ആധിക്യമുള്ളതാണ് പ്രാണന്മാർ. ഇന്ദ്രിയങ്ങളെന്ന് പറഞ്ഞാലും കർമ്മേന്ദ്രിയങ്ങളെന്ന് പറയുമ്പോൾ രജസിന്റെ ആധിക്യമുള്ളതാണ്. ജ്ഞാനേന്ദ്രിയങ്ങളെന്ന് പറയുമ്പോൾ സത്വത്തിന്റെ ആധിക്യമുള്ളതാണ്. അപ്പോൾ ഈ ഇന്ദ്രിയ സമൂഹങ്ങളിലും അന്ധകരണത്തിലും എല്ലാം ഓരോരോ ഗുണങ്ങൾക്ക് പ്രാധാന്യമുണ്ട്. അങ്ങനെ ചിന്തിക്കുമ്പോൾ സ്ഥൂലമായ പൃഥ്വി എന്ന് പറയുമ്പോൾ അത് തമസിന് പ്രാധാന്യമുള്ളതാണ്, ഭൂമി എന്ന് പറയും. അങ്ങനെ ഓരോ ഭൂതങ്ങൾക്കും ഓരോ ഗുണപ്രാധാന്യമുണ്ട്. ആ നിലയ്ക്ക് താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ അന്ധകരണം എന്ന് പറയുന്നത് സത്വപ്രധാനമായ ഒന്നാണ്. അങ്ങനെ സത്വപ്രധാനമായ ഒന്നിനെ നിലയ്ക്ക് എന്ത് ചെയ്യുന്നു? ഈ രജോ ഗുണനെ രജപ്രധാനമാക്കി മാറ്റുന്നു. അതാണ് മനസ്സിൽ രാഗമുണ്ടാകുന്ന അവസ്ഥ. മനസ്സിൽ രാഗമുണ്ടാകുമ്പോൾ ഏത് വിഷയത്തിലായാലും ശരി, ഉടൻ മനസ്സ് രജോ ഗുണപ്രധാനമായി മാറുന്നു. മനസ്സിൽ ജ്ഞാനമുണ്ടാകുമ്പോൾ അത് സത്വപ്രധാനമായി മാറുന്നു. സുഖം ഉണ്ടാകുമ്പോൾ സത്വപ്രധാനമായി മാറുന്നു. ഗൈരികാധിപത് രാഗാത്മകം വിധി ജനൈ തൃഷ്ണാസംഗസമുദ്ഭവം. തൃഷ്ണ അപ്രാപ്ത അഭിലാഷ, പ്രാപ്തമാകാത്തതിനെ കുറിച്ചുള്ള അഭിലാഷം, ആഗ്രഹം, അതാണ് തൃഷ്ണ. തൃഷ്ണാസംഗം, ആസംഗ പ്രാപ്തേ വിഷയം മനസ്സ പ്രീതി ലക്ഷണ സംശ്ലേഷ. തൃഷ്ണാസംഗം, സംഘം എന്നും ആസംഗം എന്നും പറയും. തൃഷ്ണാസംഗം എന്ന് പറയുന്നത് എന്താണ്? ഒരു വിഷയം പ്രാപ്തമായി കഴിഞ്ഞാൽ പിന്നെ മനസ്സിന് അതിനോട് തോന്നുന്ന ഒരു പ്രീതി, ഒരിഷ്ടം, അതാണ് ആസംഗം എന്ന് പറയുന്നത്. ആദ്യം മനസ്സിൽ രാഗം വരുന്ന ഒരു വിഷയത്തെ പ്രാപിക്കാൻ അത് കർമ്മത്തിന് പ്രേരകമാണ്. ഉടനെ കർമ്മം അതിനുവേണ്ടി പ്രവർത്തിക്കുന്നു. പ്രവർത്തിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? അത് പ്രാപ്തമാകുന്നു. അപ്പോൾ പ്രാപ്തമാകി വരുമ്പോൾ മനസ്സെന്ത് ചെയ്യുന്നു? അതിനെ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ പ്രാപ്തമായ വിഷയത്തെ മനസ്സ് ഇഷ്ടപ്പെടുന്ന, അതാണ് പ്രീതി. പ്രീതി ലക്ഷണ സംശ്ലേഷ, അതാണ് ആസംഗം. പ്രീതി രൂപത്തിലുള്ള ആ ചേർച്ച മനസ്സിന്റെ, അതാണ് ആസംഗം. തൃഷ്ണാസംഗയോഹോ സമുദ്ഭവം നടത്തും. തൃഷ്ണയുടെയും ആസംഗത്തിന്റെയും സമുദ്ഭവം, സമുദ്ഭവത്തി അസ്മാത് എന്നാണ്. ഇതിൽ നിന്നും ഉണ്ടാകുന്നു, അതാണ് അതിന്റെ കാരണമാണ്. തൃഷ്ണാസംഗ സമുദ്ഭവമാണ് രാഗം എന്ന് പറയുന്നത്. തൃഷ്ണാസംഗയോ സമുദ്ഭവം, തൃഷ്ണാസംഗ സമുദ്ഭവം ആണ് രാഗം. തൃഷ്ണയ്ക്കും ആസംഗത്തിന് ഇത് കാരണമായിരിക്കുന്നു. തദ് നിബന്ധനാദി തദ്രജ നിബന്ധനാദി കൗന്ദേയ, ഈ രജസ് അല്ലയോ കൗന്ദേയ, അത് ഈ പുരുഷനെ ബന്ധിക്കുന്നു. എങ്ങനെ ബന്ധിക്കുന്നു? കർമ്മസംഗേന, കർമ്മസംഗം കൊണ്ട് ബന്ധിക്കുന്നു. എങ്ങനെ കർമ്മസംഗം എന്ന് പറഞ്ഞാൽ അധിഷ്ഠ അധിഷ്ഠാർത്ഥേഷു കർമ്മസു സഞ്ജനം തത്പരത കർമ്മസംഗ തേന നിബന്ധനാദി രജോ ദേഹിനം. തൃഷ്ണാസംഗം കൊണ്ട് കർമ്മസംഗം കൊണ്ട് എന്നർത്ഥം. കർമ്മസംഗത്തെ വ്യാഖ്യാനിക്കുന്നു. കർമ്മസംഗേന ദുഷ്ട അദൃഷ്ട അർത്ഥേഷു കർമ്മസു, ദുഷ്ടവും അദൃഷ്ടവുമായ ഫലങ്ങളുള്ള കർമ്മങ്ങൾ, ദുഷ്ടമായ ഫലം ഈ ലോകത്ത് തന്നെ കിട്ടുന്ന ഫലങ്ങൾ ധനവും മറ്റുമെല്ലാം ഈ ലോകത്ത് കിട്ടുന്ന ഫലങ്ങൾ, അദൃഷ്ടമായ ഫലങ്ങൾ, നമുക്കറിയാൻ വയ്യ, എന്നാൽ ഭാവിയിൽ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന ഫലങ്ങൾ, ഇങ്ങനെയുള്ള ഫലങ്ങളുള്ള കർമ്മസു കർമ്മങ്ങളിൽ സഞ്ചനം വരുന്നു. അതിനോട് താല്പര്യം വരുന്നു മനസ്സിന്, മനസ്സതിനോട് താതാമ്യപ്പെടുന്നു. തത്പരത, അതിൽ മുഴുകിപ്പോകുന്നു മനസ്സ് എന്നർത്ഥം. സാധാരണ കർമ്മം ചെയ്യുന്നവരെല്ലാം, അത് ദുഷ്കർമ്മമായിക്കൊള്ളട്ടെ സത്കർമ്മമായിക്കൊള്ളട്ടെ, അവർക്ക് ഈ കർമ്മസംഘത്തിൽ നിന്ന് മോചിക്കാൻ സാധ്യമല്ല, ഗുണാതീതനല്ല. കർമ്മത്തെ ഒരാൾ എന്താണ്, കർമ്മത്തിൽ നിന്നുള്ള മോചനത്തിന് വേണ്ടി കർമ്മത്തെ ഉപയോഗിക്കുന്നു എന്നിരിക്കട്ടെ, കർമ്മയോഗമായി അനുഷ്ഠിക്കുന്നു എന്നിരിക്കട്ടെ, എന്നാൽ കൂടിയും അയാളിൽ കർമ്മസംഘം കടന്നു വരും. എന്തുകൊണ്ട്? കർമ്മത്തിന് പ്രേരകമായിരിക്കുന്ന രാഗമാണ്, ഇച്ഛയാണ്. ആ ഇച്ഛ നിമിത്തമായ അയാൾ കർമ്മം ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ ഉടൻ തന്നെ അതിനോട് താല്പര്യം വരുന്നു. കർമ്മത്തോട് കാരണം കർമ്മത്തോട് താല്പര്യം വരാതെ പുനരും കർമ്മം ചെയ്യാൻ കഴിയത്തില്ല. കർമ്മം ചെയ്യണമെങ്കിൽ കർമ്മത്തിനോട് താല്പര്യം വരണം. കർമ്മത്തോട് താല്പര്യം വന്നു കഴിഞ്ഞാൽ അത് കർമ്മസംഘമായി. കർമ്മസംഘം എന്ന് പറയുമ്പോൾ എന്താണ്? തന്നിബദ്ധനാദി, അത് ജീവനെ ബന്ധിക്കുന്നു. രജദേഹിനം, ജീവനെ അത് ബന്ധിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ കർമ്മത്തിന് താല്പര്യം ഇല്ലാതെ ആണെങ്കിലോ എന്ന് വെച്ചാൽ അത് അലസതയായി, ആലസ്യമാണ്. അത് കൂടുതൽ ബന്ധനത്തെ ഉണ്ടാക്കും. കർമ്മത്തോട് താല്പര്യം ഉണ്ടായിക്കഴിഞ്ഞാലോ അത് സഹജമായി, നേരത്തെ സുഖത്തിന്റെയും ജ്ഞാനത്തിന്റെയും കാര്യം പറഞ്ഞതുപോലെ കർമ്മത്തിനോട് താല്പര്യം ഉണരുമ്പോൾ ഉടനെ അത് കർമ്മസംഘമായി, കർമ്മബന്ധനമായി. അപ്പോൾ ഇതിൽ നിന്നും രക്ഷപ്പെടുന്നതിനുള്ള ഒരേ ഒരു വഴി എന്ന് പറയുന്നത് എന്താണ്? ഗുണാതീതനായി കർമ്മം ചെയ്യുക എന്നുള്ള വഴിയേ ഉള്ളൂ. ഗുണാധീനായി കർമ്മം ചെയ്യുന്നിടത്തോളം കാലം ഈ കർമ്മസംഘത്തിൽ നിന്ന് മോചിക്കാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് മുമ്പ് ഉള്ള ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത്, ചർച്ച ചെയ്തിട്ടുള്ളത് എന്താണ്? കർമ്മം സത്കർമ്മമായാലും ശരി, അത് എത്ര ശ്രേഷ്ഠമായി. സത്കർമ്മം എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? പരോപകാര പ്രവൃത്തിയാണ്. അപ്പോൾ പരോപകാര പ്രവൃത്തികൾ ഒരാൾ വളരെ ശ്രേഷ്ഠമാണെന്ന് കരുതി ചെയ്യുന്നു. ഞാൻ അന്യനു വേണ്ടി പ്രവർത്തിക്കുന്നു, മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു, ഞാൻ നിസ്വാർത്ഥനാണ് എന്ന് കരുതി ഒരാൾ കർമ്മം ചെയ്താലും ശരി, അയാൾ കർമ്മസംഘിയാണ്. ആ കർമ്മം അയാളെ ബന്ധിക്കുന്നു. എന്തുകൊണ്ട്? അയാളുടെ മനസ്സിൽ കർമ്മത്തിനോടുള്ള രാഗം വന്നു കഴിഞ്ഞു, അല്ലാതെ പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് സത്കർമ്മം ചെയ്യുന്നത് കൊണ്ട്, അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, ശാസ്ത്രങ്ങളെല്ലാം പറയുന്നത് എന്താണോ, എത്ര ശ്രേഷ്ഠമായ പുണ്യകർമ്മങ്ങൾ ചെയ്താലും ശരി, ആ കർമ്മങ്ങളെല്ലാം ബന്ധന കാരണങ്ങളാണ്. പുണ്യം കൊണ്ടൊരിക്കലും ഈ ബന്ധനത്തിൽ നിന്ന് മോചിക്കാൻ പറ്റത്തില്ല. ആ പുണ്യം ഫലത്തെ കൊടുക്കും. അതുകൊണ്ട് സത്കർമ്മങ്ങൾ ചെയ്യുന്നത് കൊണ്ട് ഒരാൾ ആധ്യാത്മികമായ തലത്തിൽ അയാൾ ഈ ബന്ധനത്തിൽ നിന്ന് മോചിക്കുന്നു എന്നർത്ഥമില്ല. അപ്പോൾ അവിടെ മറ്റു തരത്തിൽ സംശയം വരും. അങ്ങനെയാണെങ്കിൽ സത്കർമ്മങ്ങൾ ചെയ്യുന്നവരെയൊക്കെ നമ്മൾ നിരുത്സാഹപ്പെടുത്തേന്ന്. മനുഷ്യൻ ദുഷ്കർമ്മം ചെയ്യുന്നു, അതിൽ നിന്ന് വിട്ട് കുറച്ച് പേര് സത്കർമ്മം ചെയ്യുന്നു. അപ്പോൾ ആ സത്കർമ്മം ചെയ്യുന്നവരോട് പറയുകയാണ്, കർമ്മം നിങ്ങളെ ബന്ധിപ്പിക്കും എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? അവൻ സത്കർമ്മവും വിടും. അപ്പോൾ ദുഷ്കർമ്മം നേരത്തെ വിട്ട് അവൻ സത്കർമ്മവും വിട്ട് കഴിഞ്ഞാൽ പിന്നെ അവൻ എന്താ വഴി? അപ്പോൾ സത്കർമ്മത്തിൽ ചെയ്യുന്നവരെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചു കഴിഞ്ഞാൽ ആശ്രമത്തിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കും? അങ്ങനെയും ചിന്തിക്കും. സ്വാമി ആൾക്കാരെയൊക്കെ വഴിതെറ്റിക്കുകയാണ് എന്നും ചിന്തിക്കും. അപ്പോ സത്കർമ്മങ്ങളെ കുറിച്ച് പറയുന്ന ഇവിടെ എങ്ങനെ പറയുന്നു? പറഞ്ഞല്ലോ, ഏത് ജ്ഞാനം ആർജിച്ചാലും ശരി, അത് ആത്മാവിനെ കുറിച്ചായാലും ശരി, ഏതായാലും ശരി, ജ്ഞാനം എന്ന് പറയുന്നത് എപ്പോ അന്ധകരണത്തിൽ പ്രകടമാകുന്നു അത് ബന്ധിപ്പിക്കുന്നു എന്ന് പറയുന്നു. ഇത് പറയുന്നത് സ്വാമിയുടെ കുറ്റമല്ല, ഇവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ പറയുന്നു എന്നേ ഉള്ളൂ. ആരെയും വഴിതെറ്റിക്കാൻ വേണ്ടി പറയുന്നുമല്ല, ഉള്ള കാര്യം പറയുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് കർമ്മത്തെ സംബന്ധിച്ച്. കർമ്മത്തോട് ഒരാളുടെ മനസ്സിൽ കർമ്മം അനുഷ്ഠിക്കണമെങ്കിൽ കർമ്മത്തിൽ രാഗം വരണം. രാഗം വന്ന് കർമ്മം അനുഷ്ഠിച്ചാൽ അതിനെ കർമ്മസംഘം എന്ന് പറയുന്നു. രജോ രാഗാത്മകം വിധി, ഇത് എന്റെ കണ്ടെത്തലൊന്നുമല്ല. കർമ്മസംഖ്യേന ദേഹിനോ, ഇത് രണ്ടും ഇവിടെ തന്നെ പറയുന്നതാണ്. അപ്പൊ ഇങ്ങനെ പറയുന്നത് നമുക്ക് അസൗകര്യമാണ്, അതുകൊണ്ട് പറയാതിരിക്കാൻ എനിക്ക് പറ്റൂ? അത് പറ്റത്തില്ല. അപ്പൊ ഇത് ശാസ്ത്രമാണ്, സത്യമാണ്, അത് പറഞ്ഞേ പറ്റൂ. അതുകൊണ്ട് ഇതിന്റെ പരമാർത്ഥ സത്യം ഇതാണ്. കർമ്മത്തോട് രാഗം വന്ന് വരാതെ കർമ്മം ചെയ്യാൻ പറ്റത്തില്ല. കർമ്മത്തിന് കർമ്മത്തോട് രാഗം വന്നു കഴിഞ്ഞാൽ അത് കർമ്മസംഗമാവും. കർമ്മസംഗമാകുമ്പോൾ ബന്ധിക്കും. അപ്പോൾ മോക്ഷത്തിന് വന്ന് വരുന്ന ആശ്രമത്തിൽ വന്നിട്ട് കർമ്മം ചെയ്ത് ബന്ധനസ്ഥരാകും എന്ന് പറഞ്ഞാൽ അത് വലിയ അതിനും വലിയ അപകടമാവും. എന്നാ പിന്നെ ഉദ്ദേശിക്കണം, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കർമ്മം ചെയ്യണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ? അത് അടുത്ത് പറയുന്നുണ്ട്, നിദ്രാലസ്യ പ്രമാദം. കർമ്മം ചെയ്യാതിരിക്കുന്നത് ഏറ്റവും വലിയ ദോഷമാണ്, പ്രമാദമാണ്. നമ്മൾ അറിഞ്ഞ് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതാണ് പ്രമാദം. അപ്പോൾ അത് അതിനും വലിയ ദോഷമാവും, ആ തമസ്സിൽ അവനെ ബന്ധിപ്പിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് സ്വീകാര്യമായിരിക്കുന്ന ഏതാണ്? അതാണ് നമ്മൾ മുമ്പ് വളരെ വിശദമായി ചർച്ച ചെയ്ത് കഴിഞ്ഞു. പ്രത്യേകിച്ചും മൂന്നാം അധ്യായത്തിലും എല്ലാം വിശദമായി ചർച്ച ചെയ്തു. നമ്മുടെ ഭാഷകാരൻ പറയുന്നതാണ്, കർമ്മത്തിന്റെ സ്വഭാവം സ്വതേ അത് ബന്ധിപ്പിക്കുന്നതാണ്. അതാണ് ഇവിടെയും പറയുന്നത്, അത് രാഗാത്മകമായതുകൊണ്ട് അത് ബന്ധിപ്പിക്കുന്നതാണ്. ആ ബന്ധനത്തിൽ നിന്ന് മോചിക്കുന്നതിന് വേണ്ടി കേവലം സത്കർമ്മം ചെയ്താൽ മാത്രം പോരാ. കേവലം സത്കർമ്മം ചെയ്യുന്നതുകൊണ്ട് അല്ലെങ്കിൽ പരോപകാര പ്രവൃത്തി ചെയ്യുന്നതുകൊണ്ട് നല്ലതല്ല. പരോപകാര പ്രവൃത്തി ശ്രേഷ്ഠമാണ് ചെയ്യരുതെന്നല്ല പറയുന്നത്, പരോപകാര പ്രവൃത്തി ശ്രേഷ്ഠമാണ്, അത് ചെയ്യാം. അതുകൊണ്ട് പുണ്യം ഉണ്ടാകും, പാപം ഉണ്ടാകുന്നതിനും തന്നെ പുണ്യം ഉണ്ടാകുന്നതാണ്. ആ നിലയ്ക്ക് അത് ശ്രേഷ്ഠമാണ്. പക്ഷേ ഇവിടെ പറയുന്ന ഗുണാതീത അവസ്ഥയിലേക്ക് ഒരാൾ പോകണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ അയാൾ കേവലം പരോപകാര പ്രവൃത്തി ചെയ്യുന്നതുകൊണ്ട് അത് സാധ്യമല്ല. ലോകത്തിന്റെ ദൃഷ്ടിയിൽ വ്യാവഹാരികമായി സ്വാർത്ഥമായ പ്രവർത്തനങ്ങളെ അപേക്ഷിച്ച് പരാർത്ഥമായ പ്രവൃത്തി ശ്രേഷ്ഠമാണ്. അത് മഹത്വമുള്ളത് തന്നെയാണ്, അതിനെ നിഷേധിക്കാൻ വേണ്ടിയല്ല ഇത് പറയുന്നു. പക്ഷെ ഇവിടെ ഈ വിഷയത്തെ ചർച്ച ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് കേവലം കർമ്മമെന്ന് പറയുന്നത് മൊത്തം തന്നെ ഈ ആധ്യാത്മിക ശാസ്ത്രം സംബന്ധിച്ചിടത്തോളം അത് ലോകം നന്നാക്കുന്നതിന് വേണ്ടിയിട്ടല്ല ഇവിടെ കർമ്മത്തിന്റെ തത്വത്തെ ഇവിടെ ചർച്ച ചെയ്യുന്നു. ഇത് ഒരു സാധകൻ അവന്റെ അന്തക്കരണത്തിൽ നടക്കുന്ന കാര്യങ്ങളെ തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, പ്രകൃതിയെക്കുറിച്ച് പഠിപ്പിക്കുന്നത് ഒരിക്കലും അർത്ഥകാമങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, പ്രകൃതി തത്വത്തെ ഗ്രഹിക്കാൻ വേണ്ടിയിട്ടല്ല. അതുപോലെ കർമ്മത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് ഒരിക്കലും നമ്മൾ കർമ്മത്തെ അനുഷ്ഠിച്ച് ലോകത്തെ നന്നാക്കുന്നതിന് വേണ്ടിയിട്ടല്ല ഒരിക്കലും. അങ്ങനൊരു ഉദ്ദേശമില്ല. ഇത് പറയുന്ന ആരോ ഉദ്ദേശിച്ചിട്ട് ഇത് പറയുന്നത് ആധ്യാത്മികമായ സാധനയായിട്ട് കർമ്മത്തെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്, ആത്മീയ സാധനയായി കർമ്മത്തെ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ചിലർ എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഈ ലോകം നന്നാകുന്നതിൽ സ്വാമിക്ക് വല്ല എതിർപ്പുമുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഒരു എതിർപ്പുമില്ല, അതുകൊണ്ടല്ല പറയുന്നത്. ലോകം നന്നാവുന്നെങ്കിൽ നന്നായിക്കൊള്ളട്ടെ, സന്തോഷമേ ഉള്ളൂ. പക്ഷെ കർമ്മത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഇവിടെ അത് എന്റെ ഉദ്ദേശം ഇത് ഒരു ആധ്യാത്മിക സാധന എന്നുള്ളതിലേക്ക് കർമ്മത്തെ എങ്ങനെ ഉപയോഗപ്പെടുത്താം ആ ഒരു ദൃഷ്ടിയിലാണ്. എന്നുവെച്ചാൽ ഒരു ആധ്യാത്മിക ദൃഷ്ടിയിലാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അതിന്റെ ഒരു അവാന്തര ഫലം എന്നുള്ള നിലയ്ക്ക്, അതായത് മുഖ്യമായ ഫലം എന്നുള്ള അല്ലാത്ത നിലയ്ക്ക് അതുകൊണ്ട് ലോകത്തിന് ഗുണമുണ്ടാകാം, ലോകക്ഷേമങ്ങളെല്ലാം അതുകൊണ്ടുണ്ടാകാം. അതിന് ഇവിടെ ആധ്യാത്മിക ശാസ്ത്രം നിഷേധിക്കുന്നില്ല. മുഖ്യമായി ഉദ്ദേശിക്കുന്ന എന്താണോ, ഒരുവന്റെ അന്തക്കരണ ശുദ്ധിയും അതിലൂടെ ഈശ്വരപ്രാപ്തിയുമാണ് അത് ഉദ്ദേശിക്കുന്നത്. അപ്പോ ഉടനെ ചില ചോദിക്കും, അന്തക്കരണ ശുദ്ധി ഈശ്വരപ്രാപ്തി എന്നൊക്കെ പറയുന്ന അപ്പോൾ ഒരാളുടെ സ്വാർത്ഥതയല്ലേ എന്ന് ചോദിക്കും. അപ്പോൾ അന്തക്കരണ അപ്പോ ശരി, അപ്പോൾ നിസ്വാർത്ഥത എന്ന് പറയുന്നത് എന്താണ്? നിസ്വാർത്ഥത എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി കർമ്മം ചെയ്യുന്നതാണ് എന്നറിയുന്നത്. എന്നുവെച്ചാൽ ആധ്യാത്മികമായ ഭാവനകളൊന്നും കൂടാതെ മറ്റുള്ളവർക്ക് വേണ്ടി കർമ്മം ചെയ്യുന്നതാണ് എന്ന് ചിലർ പറയും. പക്ഷേ ഈ സ്വാർത്ഥത എന്ന് പറയുന്നത് അല്ലെങ്കിൽ മമത എന്ന് പറയുന്നത് അഹം മമ, ഇവിടെ ഭാഷ്യകാരം തുടങ്ങുന്ന സമയത്ത് തന്നെ പറഞ്ഞു, എന്താണ് അർജുനന്റെ അഹന്തയും മമതയും നീക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഒരുവന്റെ മമത അതാണ് സ്വാർത്ഥത എന്ന് പറയുന്നത്. ഈ സ്വാർത്ഥത എന്ന് പറയുന്നത് ഒരിക്കലും പരോപകാരം ചെയ്തിട്ട് മാറുന്ന ഒന്നല്ല. നിങ്ങൾ നിസ്വാർത്ഥതയെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ ആ സ്വാർത്ഥത എന്ന് പറയുന്നത് അന്ധക്കരണ ശുദ്ധി കൊണ്ടേ സംഭവിക്കത്തുള്ളൂ. നിസ്വാർത്ഥത, സ്വാർത്ഥതയുടെ നാശം അവന്റെ ഹൃദയശുദ്ധി കൊണ്ടേ സംഭവിക്കാറുള്ളൂ. ആ ഹൃദയശുദ്ധി എന്ന് പറയുന്നത് കേവലം പരോപകാരം ചെയ്തുകൊണ്ടുണ്ടാകത്തില്ല, മറിച്ച് കർമ്മയോഗാനുഷ്ഠാനത്തിലൂടെയാണ് ഉണ്ടാകത്തുള്ളൂ. അപ്പൊ ഇതിന്റെ പോംവഴി എന്ന് പറയുന്നത് കർമ്മയോഗാനുഷ്ഠാനമാണ്. അപ്പൊ കർമ്മയോഗാനുഷ്ഠാനത്തിലൂടെ ഒരാൾ ഇപ്പം നിസ്വാർത്ഥനാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് നിസ്വാർത്ഥത അതുകൊണ്ടേ പറ്റത്തുള്ളൂ. അല്ലാതെ രാവിലെ എഴുന്നേറ്റ് മുറ്റം അടിച്ചെന്ന് പറഞ്ഞാൽ അവന്റെ അന്ധക്കരണം ശുദ്ധിയാകത്തൊന്നുമില്ല. അതുകൊണ്ട് ഗുണമുണ്ടെന്താണ്? പരിസരം വൃത്തിയായി കിടക്കും. അത് നല്ല കാര്യം തന്നെയാണ്. അത് അതുണ്ടാകത്തില്ലെന്ന് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും അതൊരു നല്ല കാര്യം തന്നെയാണ്. പക്ഷെ അതുകൊണ്ട് എൻ്റെ മനസ്സ് ശുദ്ധമാവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആധ്യാത്മികമായ ഒരു വെളിച്ചത്തിൽ അത് അംഗീകരിക്കാൻ പറ്റത്തില്ല. എന്നുവെച്ചാൽ ഞാനൊരു ഉദാഹരണമായിട്ട് പറഞ്ഞാണ്, ആരും മുറ്റം അടിക്കരുതെന്നല്ല പറയുന്നതിന് താല്പര്യം. ഒരു ഉദാഹരണം മാത്രം എടുത്ത് പറഞ്ഞാണ്. എന്നുവെച്ചാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? സമൂഹത്തിന്റെ നന്മയ്ക്കെന്ന് പറഞ്ഞ് ചെയ്യുന്ന ഒരു പ്രവൃത്തിയും നമ്മുടെ സ്വാർത്ഥതയില്ല നശിപ്പിക്കത്തില്ല. അങ്ങനെ നിസ്വാർത്ഥത ഒരാൾക്ക് ആർജിക്കാൻ കഴിയുമെന്ന് നമ്മുടെ ആധ്യാത്മിക ശാസ്ത്രത്തിൽ ഒരിടത്തും പറയുന്നില്ല. നിസ്വാർത്ഥത എന്ന് പറയുന്നത് ഉണ്ടാകണമെങ്കിൽ ഹൃദയം ശുദ്ധമാകണം. ആ ഹൃദയശുദ്ധി എന്ന് പറയുന്നത് കർമ്മത്തിലൂടെയാണ് ആർജിക്കുകയെങ്കിൽ അത് കർമ്മയോഗത്തിലൂടെ പറ്റും. അതുകൊണ്ട് കർമ്മസംഘം, എപ്പോൾ ഒരാൾ കർമ്മം ചെയ്യുന്നുവോ സഹജമായി അവിടെ കർമ്മസംഘം വന്നു ചേരും. അപ്പോൾ അത് സ്വാർത്ഥമായി ചെയ്യുന്ന പ്രവൃത്തിയായാലും ശരി, പരാർത്ഥമായി ചെയ്യുന്ന പ്രവൃത്തിയായാലും ശരി, അത് ജ്ഞാനസംഘവും സുഖസംഘവും പോലെ തന്നെ സഹജമായി സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ സഹജമായി സംഭവിക്കുന്ന ആ കർമ്മസംഘത്തെ നിന്ന് എങ്ങനെ അതിൽ നിന്നും ഗുണാതീതമായ അവസ്ഥയിലേക്ക് പോകാം, അതിനു വേണ്ടിയിട്ട് ഹൃദയശുദ്ധി എങ്ങനെ ആർജിക്കാം, അതാണ് നമ്മൾ കർമ്മയോഗത്തെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ അതിനുള്ള പല വഴികളും ചർച്ച ചെയ്തത്. അത് വീണ്ടും അവിടെ തന്നെ അതിനെക്കുറിച്ച് ഒന്നുകൂടി ചിന്തിച്ചു നോക്കുമ്പോൾ അത് മനസ്സിലാവും. അതുകൊണ്ട് ഇത് ഈ കർമ്മസംഘം, ഞങ്ങൾ ലോക നന്മയ്ക്ക് വേണ്ടി കർമ്മം ചെയ്യുന്നു, അതുകൊണ്ട് കർമ്മസംഘമില്ല, അത് കർമ്മയോഗമാണ് എന്നൊന്നും പറയുന്നതിന് യാതൊരു കഴമ്പുമില്ല. അപ്പോൾ ഒരാൾക്ക് ലോക നന്മ തന്നെ യോഗാത്മകമായി ചെയ്യാം. അപ്പോൾ അത് രണ്ടും സംഭവിക്കും. അങ്ങനെ യോഗാത്മകമായി ചെയ്യുമ്പോൾ അതിൻ്റെ മുഖ്യഫലം എന്താണ്? അത് ലോകക്ഷേമമല്ല മുഖ്യഫലം. ലോകക്ഷേമത്തിന് വേണ്ടി ചെയ്യുന്ന നമ്മുടെ പ്രവൃത്തികൾ, ഇതെല്ലാം പറയുന്നത് ഗുണാധീനനെ കുറിച്ചല്ല, ഗുണാധീനനെ കുറിച്ചാണ്. അവൻ ലോക നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അവൻ യോഗാത്മകമായി അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ, കർമ്മയോഗം എന്നുള്ള നിലയ്ക്ക് അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അവനുണ്ടാകുന്ന മുഖ്യമായ ഫലം എന്ന് പറയുന്നത് എന്താണ്? അവന്റെ സ്വാർത്ഥതയുടെ നാശം തന്നെ, അന്ധകരണത്തിന്റെ ശുദ്ധി. അതിൽ വരുന്ന രണ്ടാമത്തെ ഫലമാണ് ലോക നന്മ. അത് അവാന്തര ഫലമാണ്, അതല്ല മുഖ്യഫലം. അപ്പോൾ ഒരിക്കലും ഒരു കർമ്മയോഗി കർമ്മം ചെയ്യുമ്പോൾ ഗുണാതീതനല്ല, പ്രത്യേകം ഓർക്കണം. ഒരു കർമ്മയോഗി കർമ്മം ചെയ്യുമ്പോൾ ഒരിക്കലും ലോക നന്മയെ മുഖ്യമായിട്ട് എടുക്കത്തില്ല. താൻ ലോക നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്നു എന്നല്ല അയാളുടെ ധാരണ. തന്റെ പ്രവൃത്തി കൊണ്ട് ലോകത്തിന് ഗുണമുണ്ടാകും, അത് അയാൾക്കറിയാം. കാരണം സൽപ്രവൃത്തി ചെയ്താൽ തീർച്ചയായും ലോകത്തിന് നന്മയുണ്ടാകും. പക്ഷേ അയാൾ പ്രധാനമായും ഉദ്ദേശിക്കുന്നത് എന്താണ്? അയാളുടെ അന്ധകരണത്തിന്റെ ശുദ്ധിയാണ്. അപ്പോൾ ആ അന്ധകരണത്തിന്റെ ശുദ്ധി എന്തിനു വേണ്ടി? അയാളുടെ മമത അല്ലെങ്കിൽ സ്വാർത്ഥത നശിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം അപ്പോൾ സ്വാർത്ഥതയുടെ അല്ലെങ്കിൽ മമതയുടെ നാശം എന്ന് പറയുന്നത് തന്റെ അന്ധകരണ ശുദ്ധിയിലൂടെ സാധ്യമാകൂ എന്നുള്ള തത്വം അയാൾക്കറിയാം. അത് വെറുതെ ബാഹ്യമായി എന്തെങ്കിലും പ്രവൃത്തികൾ ചെയ്യുന്നതുകൊണ്ട് അത് സാധിക്കത്തില്ല. അപ്പോൾ ഒരാൾ ഈശ്വരാർപ്പണമായി ചെയ്യുക, ഈശ്വരാർത്ഥമായി പ്രവർത്തിക്കുക എന്ന് പറയുന്നത് അത് ആത്യന്തികമായ അയാളുടെ ലക്ഷ്യം എന്ന് പറയുന്നതാണ്, തന്റെ സ്വാർത്ഥതയുടെ ത്യാഗമാണ്. ആ സ്വാർത്ഥതയുടെ ത്യാഗം എന്താണ്? അത് ആന്തരികമായി തന്റെ അന്ധകരണത്തിൽ സംഭവിക്കേണ്ടതാണ്, ബാഹ്യമായി സംഭവിക്കുന്ന ഒരു കാര്യം അല്ല എന്ന് മനസ്സിലാക്കി എന്ത് ചെയ്യുന്നു? അത് ചെയ്യുന്നു. ഞാനിതുകൂടെ വിശദീകരിച്ച് പറയുന്നത് ഈ കർമ്മസംഘം എന്ന് പറയുന്ന ഭാഗം വരുന്നത് കൊണ്ടാണ്. ആ കർമ്മസംഘം എന്താണെന്ന് മനസ്സിലാക്കിയാലേ എന്താണ് കർമ്മത്യാഗമെന്ന് മനസ്സിലാക്കാൻ പറ്റൂ, എന്താണ് സ്വാർത്ഥതയുടെ ത്യാഗമെന്ന് മനസ്സിലാക്കാൻ പറ്റൂ, എന്താണ് നിസ്വാർത്ഥതയെന്ന് മനസ്സിലാക്കാൻ പറ്റൂ. അപ്പം നമ്മൾ മറ്റൊരാളുടെ ഒരു ഗുണം എന്ന് കരുതി നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി ഒരിക്കലും ആത്യന്തികമായി നിസ്വാർത്ഥമല്ല. എന്തുകൊണ്ട്? അത് അന്ധകരണത്തിന്റെ ശുദ്ധിയെ നൽകുന്നതിന് ഉപകരിച്ചില്ലെങ്കിൽ, അന്ധകരണത്തിലാണ് സ്വാർത്ഥത ഇരിക്കുന്നത്, അതിനെ നശിപ്പിക്കുന്നതിന് ഉപകരിച്ചില്ലെങ്കിൽ അത് അല്ല. അന്ധകരണത്തിന്റെ സ്വാർത്ഥതയെ നശിപ്പിക്കണമെങ്കിൽ അത് കർമ്മയോഗത്തിലൂടെ പറ്റും, കേവലമായ നിസ്വാർത്ഥ കർമ്മത്തിലൂടെ പറ്റത്തില്ല. അല്ലെങ്കിൽ നിസ്വാർത്ഥ കർമ്മം അത് യോഗാത്മകമായി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കർമ്മയോഗാത്മകമായി അനുഷ്ഠിക്കുമ്പോൾ മാത്രമേ അത് സംഭവിക്കത്തുള്ളൂ. അതിന്റെ വഴികൾ നമ്മൾ മുമ്പ് ചർച്ച ചെയ്തതാണ്. അതുകൊണ്ട് ഇവിടെ പറയുന്ന എന്താണ്? സാധാരണ കർമ്മത്തിന്റെ സ്വഭാവത്തെക്കുറിച്ച് പറയുകയാണ്. അത് കർമ്മസംഘം കൊണ്ട് ദുഷ്ടാദുഷ്ടാർത്ഥേഷു കർമ്മസു സഞ്ജനം തത്പരത. അതുകൊണ്ട് ബന്ധിപ്പിക്കുന്നു. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ നമുക്ക് ധൈര്യമായിട്ട് നമ്മുടെ കർമ്മങ്ങൾ ചെയ്യാം, നമ്മുടെ കർമ്മങ്ങൾ തുടരാം. എന്തുകൊണ്ട്? കാരണം നമ്മൾ ഈ തത്വത്തെ മനസ്സിലാക്കുന്നു. കർമ്മം സ്വതേ കർമ്മസംഘത്തെ കൂടിയ കർമ്മം അനുഷ്ഠിക്കാൻ പറ്റൂ. പക്ഷെ അതേ കർമ്മങ്ങൾ തന്നെ എന്ത് ചെയ്യുന്നു? അത് കർമ്മയോഗാത്മകമായി അനുഷ്ഠിക്കുന്നു. കർമ്മയോഗാത്മകമായി അനുഷ്ഠിക്കുന്നതുകൊണ്ട് ആ കർമ്മം അന്ധകരണത്തിന് ശുദ്ധി ഉണ്ടാക്കുന്നു. ആ കർമ്മയോഗത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴാണ് അവിടെ ഈശ്വരാർപ്പണം അല്ലെങ്കിൽ സ്വാർത്ഥതയുടെ പുറമെയുള്ള സ്വാർത്ഥതയുടെ ത്യാഗം തുടങ്ങിയ കാര്യങ്ങൾ, പരലോക അന്യർക്ക് വേണ്ടിയുള്ള പ്രവൃത്തി, ഇത്തരം കാര്യങ്ങളെല്ലാം വരുന്നത്. ആത്മബോധം, പല കാര്യങ്ങളും നമ്മളവിടെ ചർച്ച ചെയ്തു. അലയപവാദം, എങ്ങനെ കർമ്മം തന്നെ ബന്ധിക്കാതിരിക്കുന്നു, നിരവധി കാര്യങ്ങൾ കർമ്മയോഗത്തോട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അതെല്ലാം മനസ്സിലാക്കി ഒരുവൻ കർമ്മം ചെയ്യുമ്പോൾ എന്തുവരുന്നു? അവൻ ഈ കർമ്മസംഘത്തിൽ നിന്ന് മുക്തനായി അവൻ ഗുണാതീതനായി തീരുന്നു. ആ കർമ്മസംഘത്തെക്കുറിച്ച് പറയുന്നു എന്താണ്? ദുഷ്ടാദുഷ്ടാർത്ഥേഷു കർമ്മസഞ്ജനം തത്പരത കർമ്മസംഘ. അവനോട് താല്പര്യം വരുന്നു കർമ്മത്തോട്, ആ താല്പര്യം ഒന്ന് എന്ത് ചെയ്യുന്നു? കർമ്മസംഘം ഉണ്ടാകുന്നു, തേന നിബന്ധനാദി, അങ്ങനെ കർമ്മം അവനെ ബന്ധിക്കുന്നു. കർമ്മം എങ്ങനെ? രജഃ രജസ് ആ രാഗം അവനെ ബന്ധിക്കുന്നു. കൗന്ദേയ നയോർജുന രജഃ രാഗാത്മകം വിധി, രജസിനെ രാഗമാണെന്ന് നീ മനസ്സിലാക്കൂ. തൃഷ്ണാസംഗസമുദ്ഭവം, തൃഷ്ണയ്ക്കും സംഘത്തിനുമെല്ലാം അത് കാരണമാണ് ഈ രജസ് അല്ലെങ്കിൽ രജസ് രാഗം. അത് തൃഷ്ണാസംഗങ്ങൾക്കെല്ലാം കാരണമാണ്. തത് അത് കർമ്മസംഗേന കർമ്മസംഗത്തിലൂടെ ദേഹിനം ദേഹിയെ പുരുഷനെ നിബന്ധനാദി ബന്ധിപ്പിക്കുന്നു, സംസാരത്തോട് ബന്ധിപ്പിക്കുന്നു. രജോ രാഗാത്മകം വിദ്ധി തൃഷ്ണാസംഗസമുദ്ഭവം തന്നിബന്ധനാദി കൗന്ദേയ കർമ്മസംഗേന ദേഹിനം. അടുത്ത് പറയുന്നത് കുറച്ചുകൂടി വ്യക്തമായി മനസ്സിലാകുന്നതാണ്. കാരണം തമസിനെ കുറിച്ച് പറയും, കർമ്മം അതെങ്ങനെ ആന്തരികമായി രാഗരൂപത്തിലിരുന്ന് ഈ ജീവനെ ബന്ധിക്കുന്നു എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ഒരാൾക്ക് മനസ്സിലാക്കണമെങ്കിൽ അയാൾ വളരെ അന്തർമുഖനായി തന്റെ തന്നെ അന്തരംഗത്തിൽ പരീക്ഷണങ്ങളൊക്കെ നടത്തി നോക്കണം. ഇതെങ്ങനെയാണ് തന്നെ ബാധിക്കുന്നത്? കർമ്മം എവിടെ തുടങ്ങുന്നു, എവിടെ അവസാനിക്കുന്നു? താൻ എങ്ങനെ അതിനോട് സംഘപ്പെട്ടിരിക്കുന്നു? അതിന് പുരുഷന്റെ സ്ഥാനം എവിടെയാണ്? കർമ്മങ്ങൾ എവിടെ നിൽക്കുന്നു? രാഗം എങ്ങനെ നിൽക്കുന്നു? സംസ്കാരങ്ങൾ എവിടെ നിൽക്കുന്നു? ഇതൊക്കെ ആന്തരികമായി കർമ്മയോഗി സൂക്ഷ്മമായി ഗ്രഹിക്കേണ്ട കാര്യങ്ങളാണ്. എന്നാൽ വളരെ സ്ഥൂലമായി നമുക്ക് ഗ്രഹിക്കാവുന്നതാണ് തമസിന്റെ ബന്ധനം. അതടുത്ത് പറയുന്നു എന്താണ്? തമസ്തു അജ്ഞാനജം വിദ്ധി മോഹനം സർവദേഹിനാം പ്രമാദാലസ്യ നിദ്രാഭി തന്നിബന്ധനാദി ഭാരത. തമഹ തൃതീയോ ഗുണ, മൂന്നാമത്തെ ഗുണമാണ് തമസെന്ന് പറയുന്നത്. അജ്ഞാനജം, അജ്ഞാനാജാതം അജ്ഞാനജം വിധി, അജ്ഞാനത്തിൽ നിന്നുണ്ടാകുന്നതാണ് ഈ തമസ് എന്ന് വെച്ചാൽ ഇത് കൂടുതലും ചേർന്നിരിക്കുന്നത് ഈ തമസ് എന്ന് പറയുന്നത് അറിവില്ലായ്മയോട് ചേർന്നിരിക്കുന്ന ഒരു ഗുണമാണ്, അല്ലെങ്കിൽ ഈ തമോ ഗുണത്തിന്റെ നമുക്ക് അനുഭവപ്പെടുന്നത്. ഇപ്പോൾ രജസിനെ നമ്മൾ രാഗരൂപത്തിൽ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഈ തമസിനെ നമ്മൾ അനുഭവപ്പെടുന്നത് അറിവില്ലായ്മയായിട്ട് അനുഭവപ്പെടുന്നു എന്ന് പറയും. അതാണ് മോഹനം, മോഹകരം അവിവേകകരം സർവദേഹിന, സർവദേഹികൾക്കും മോഹത്തെ ഉണ്ടാക്കുന്നതാണെന്നർത്ഥം. സത്വമുള്ളവനായാലും ശരി രജസ്സുള്ളവനായാലും ശരി അവനെ കൂടെ ചേർത്താണ് ഇവിടെ പറയുന്നത്. എല്ലാവർക്കും ഈ തമസ് മോഹത്തെ ഉണ്ടാക്കും ആണ് സർവദേഹികളെന്നും പറഞ്ഞത്. നേരത്തെ രണ്ടും പറഞ്ഞിടത്ത് സർവദേഹി എന്ന് പറഞ്ഞില്ല. കാരണം സർവ്വലോക സാധാരണമായിരിക്കുന്ന ഒരു ഗുണമാണ് ഈ തമസ് എന്ന് പറയുന്നത്. രജോ ഗുണത്തിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യുന്നു? അവൻ തമോ ഗുണത്തിൽ നിന്ന് ഒരു പരിധിവരെ അവൻ പൂർണ്ണമായല്ലെങ്കിലും കരകയറി ഗുണാതീതനായി സത്വത്തിലേക്ക് പോകുമ്പോഴോ വളരെ മുന്നിട്ട് തമസിൽ നിന്ന് അവൻ വളരെ മുന്നോട്ട് പോയി. അവിടെ പിന്നെ തമസിന്റെ ലേശമേ ഉള്ളൂ. പക്ഷെ എന്നാലും അവിടെയും ഉണ്ട് തമസ്. പൂർണ്ണമായും തമസ്സിൽ നിന്ന് ഒരു ഗുണത്തിൽ നിൽക്കുന്നവനും മോചിതനാകുന്നില്ല. കാരണം എന്തുകൊണ്ട്? എവിടെയാണോ അവന്റെ ഉള്ളിൽ അറിവില്ലായ്മ വരുന്നത്, അവിടെ അത് തമസിന്റെ അടയാളമാണ്. അതുകൊണ്ട് അത് മോഹനം, അവിവേകകരം, സർവദേഹിനാം, സർവദേഹികൾക്കും അവിവേകത്തെ ഉണ്ടാക്കുന്നതാണ്. സർവേഷാം ദേഹവതാം, സർവദേഹികൾക്കും. എങ്ങനെ അറിവില്ലായ്മ ഉണ്ടാകുന്നു? പ്രമാദ ആലസ്യ നിദ്രാഭി. പ്രമാദം, ആലസ്യം, നിദ്ര, ഇതുകൊണ്ട് ഓരോന്നും വിശദീകരിക്കുന്നു. പ്രമാദശ്ച ആലസ്യം ച നിദ്രാജ. പ്രമാദ ആലസ്യ നിദ്ര താഭി തമസ് തമഹ തത്തമഹ നിബന്ധനാദി ഭാരത. ആ ജീവന്മാരെയെല്ലാം ബന്ധിപ്പിക്കുന്നു. പ്രമാദം എന്ന് പറയുമ്പോൾ ഇവിടെ ശങ്കരാചാര്യർ കൂടുതൽ വ്യാഖ്യാനിച്ചിട്ടില്ല, രാമാനുജാചാര്യം വ്യാഖ്യാനിച്ചിട്ടുണ്ട്. കർത്തവ്യാത് കർമ്മണോ അന്യത്ര പ്രവൃത്തി ഹേതുഭൂത അനവധാനം. അതായത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കുക, എന്ന ആവശ്യമില്ലാത്തതൊക്കെ അത് ചെയ്യുക, അതാണ് പ്രമാദം എന്ന് പറയുന്നത്. വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഈ പ്രമാദം എന്ന് പറയുന്നത് സാധാരണ ഈ തമസിന്റെ ഒരു പ്രത്യേകമായ അടയാളമാണ്. ആവശ്യമുള്ളത് ചെയ്യത്തില്ല, ആവശ്യമില്ലാത്ത ചെയ്യാൻ പോകും. അങ്ങനെ ആവശ്യമില്ലാത്ത ചെയ്യാൻ പോകഴിഞ്ഞാൽ അതെല്ലാം തകരാറിലോ. ഒന്നും നേരെ തന്റെ കർത്തവ്യം അത് അനുഷ്ഠിക്കാതിരിക്കുക. ആലസ്യം കർമ്മസ്വ അനാരംഭ സ്വഭാവ. കർമ്മങ്ങളിൽ പ്രവർത്തിക്കത്തേയില്ല. നേരത്തെ പറഞ്ഞല്ലോ, ചിലരിങ്ങനെ പറയും, കർമ്മം എന്ന് പറയുന്നത് ബന്ധിപ്പിക്കുന്നതാണ്, അതുകൊണ്ട് ഞാൻ കർമ്മം ചെയ്യുന്നില്ല. അങ്ങനെ കർമ്മം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ കർമ്മത്തിൽ പ്രവർത്തിക്കുന്നേ ഇല്ല അയാൾ. ഇത് വലിയ ശ്രേഷ്ഠമായ ഒരു ഗുണമായിട്ടാണ് പറയുന്നത്. അപ്പോ നിഷ്കാമമായി കർമ്മം ചെയ്യുന്നവരെ നോക്കിയിട്ട് അയാൾ പരിഹസിക്കുകയും ചെയ്യും. ഒന്നും ഒരു ബോധമില്ലാതെ കിടന്ന് പണിയെടുക്കുന്നാണ്ടിനി എന്തെങ്കിലും ബോധമുണ്ടോ? ഗീതയൊക്കെ പഠിച്ച്, വേദാന്തമൊക്കെ പഠിച്ചതിന് ശേഷവും വീണ്ടും പണിയെടുക്കുന്നു എന്ന് പറയും. എന്നെപ്പോലെ ആണോ എന്ന് പറയും. എന്നിട്ട് മറ്റുള്ളവരെ കുറിച്ച് സഹതപിക്കുകയും ചെയ്യും. കഷ്ടം, ഇതിൽ പെട്ടുപോയല്ലോ ഈ കർമ്മത്തിലെന്ന് പറയും. ഇതാണ് കർമ്മസു അനാരംഭ സ്വഭാവ. അപ്പോൾ കർമ്മത്തിൽ ചെയ്യാതിരുന്നാൽ, കർമ്മത്തിൽ തമോഗുണമുള്ളവൻ കർമ്മത്തിൽ ഇടപെടാതിരുന്നാൽ അവൻ സംഭവിക്കുന്ന എന്താണ്? അതാണ് ഇവിടെ പറയുന്നു നിദ്ര. അത് രാമാനുജാചാര്യർ ഒന്നുകൂടി വ്യക്തമായി പറയുന്നുണ്ട്. എന്താണ് പുരുഷസ് ഇന്ദ്രിയ പ്രവർത്തന സർവീന്ദ്രിയ പ്രവർത്തന ഉപരിധി? അതാണ് അയാളുടെ ഈ ഒന്ന് ഉറക്കമെന്ന് പറഞ്ഞാൽ പോരാ. ഉറക്കം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ദോഷമുള്ള കാര്യമല്ല. ഉറങ്ങാതിരിക്കുന്നതാണ് ദോഷം. ഉറങ്ങാതിരിക്കുന്ന ദോഷം. അപ്പോൾ ചിലർ തമസ് എന്ന് പറയുന്നത്, ഇവിടെ ഗീതി പറഞ്ഞിട്ടുണ്ട് തമസിന്റെ അടയാളം ഉറക്കമാണെന്ന് പറഞ്ഞാൽ ചിലർ ബലം പിടിച്ച് ഉറങ്ങാതിരിക്കുന്നവരുണ്ട്, അങ്ങനെയും ചെയ്യുന്നവരുണ്ട്. കാരണം താൻ കൂടുതൽ ആത്മീയത ഉള്ളതാണെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തണമെങ്കിൽ കൂടുതൽ സമയം ഉണർന്നിരിക്കണമെന്ന് ധരിച്ചിരിക്കുന്നു. അതല്ല, ഉറക്കം ന്യായമായ രീതിയിൽ ഉറങ്ങുന്നതിന് കൊണ്ട് അത് തമസൊന്നും ആകത്തില്ല. പലരും ചോദിക്കും, ഗുണാതീതനാവണമെങ്കിൽ ഉറങ്ങാതിരിക്കണ്ടേ എന്ന് ചോദിക്കും. അത് ഉറങ്ങാതിരിക്കുന്നത് ഗുണാതീതനുമായിട്ട് ബന്ധമൊന്നുമില്ല. ഒരാൾക്ക് ന്യായമായി ഉറങ്ങേണ്ട സമയം ഉറങ്ങും. പിന്നെ വളരെ ഊർജ്ജസ്വലമായി പ്രവൃത്തികളിൽ മുഴുകിയിരിക്കണമെങ്കിൽ, മനസ്സ് അതിന് ഉണർന്നിരിക്കണമെങ്കിൽ അയാൾക്ക് കുറച്ച് സമയം ഉറങ്ങിയാൽ മതി. അതുകൊണ്ടുള്ള ക്ഷീണങ്ങളൊന്നും ശരീരത്തിനെ ബാധിക്കത്തില്ലെങ്കിൽ അത് കൂടുതൽ അയാളുടെ മനസ്സിന്റെ ശരീരത്തിന്റെ ഇന്ദ്രിയങ്ങളുടെ എല്ലാം ഊർജ്ജസ്വലത കൊണ്ട് ഉറക്കത്തെ കുറയ്ക്കാൻ പറ്റും. അത് സംഭവിക്കാം. പക്ഷേ ഉറക്കമില്ലാതിരിക്കുക എന്ന് പറയുന്നത് ജ്ഞാനത്തിന്റെ ലക്ഷണമൊന്നുമല്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ജ്ഞാനിയായി കഴിഞ്ഞാൽ ഉറക്കം വരത്തില്ല. അങ്ങനെയുള്ള ഉറക്കം ഇല്ലാത്ത ജ്ഞാനികൾ നമുക്ക് ഇഷ്ടം പോലെ കിട്ടും, ഒരുപാട് പേരെ കിട്ടും. അതൊന്നും നമുക്ക് ജ്ഞാനികളായിട്ട്, പക്ഷെ അവർ പിന്നെ ഉണർന്നിരിക്കുമ്പോൾ പ്രശ്നമാണ്. അതാണ് വേറൊരു കുഴപ്പം. അപ്പോൾ ഉറക്കവും അല്ല ഇവിടെ നിദ്ര എന്ന് പറയുന്നതുകൊണ്ട് അതല്ല ഉദ്ദേശിക്കുന്നത്, ആലസ്യത്തെ തുടർന്ന് വരുന്ന നിദ്ര അതാണ് ആലസ്യത്തോട് കൂടി ചേർന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. പ്രമാദം ആലസ്യം ആണ്. പ്രമാദത്തിൽ എന്ന് പറഞ്ഞാൽ ആവശ്യമുള്ളത് ചെയ്യുന്നില്ല, ആവശ്യമില്ലാത്ത ചെയ്യും ചെയ്യും, അതൊന്ന്. ആലസ്യത്തിലാണെങ്കിൽ ഒന്നും ചെയ്യുന്നില്ല, ഒരു പ്രവൃത്തിയും ചെയ്യുന്നില്ല. ആലസ്യത്തെ തുടർന്ന് എന്ത് ചെയ്യും, അയാളുടെ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കാതിരിക്കുന്നു, അതാണ് നിദ്ര എന്ന് പറയുന്നത്. അലസയുടെ ഏറ്റവും മൂർധന്യമായ ഭാവം. ചിലർ ഇതിനെ പറയും തപസ്സെന്ന് പറയും. എന്താ ചെയ്യുന്നത്? ഞാൻ തപസ് ചെയ്യുകയാണ്, തപോ ജീവിതം നയിക്കുകയാണെന്ന് പറയും. വാസ്തവത്തിൽ ഇത് ആലസ്യമായിരിക്കും. ഇങ്ങനെ ഹിമാലയത്തിൽ പോയി തപസ് ചെയ്യുന്ന ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ നാട്ടിൽ നിന്നും ഇതിനിടം കിട്ടാത്തതുകൊണ്ട് വീട്ടിൽ സമ്മതിക്കത്തില്ല ആൾക്കാർ. കാരണം വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ അവർ പറയും എന്തെങ്കിലും പണി ചെയ്യാൻ പറയും. അപ്പം വീട്ടിലത് പറ്റത്തില്ല. ആശ്രമത്തിൽ ചെന്നാലോ അവിടെയും സമ്മതിക്കത്തില്ല. അവിടെയും പ്രമാദവും ആലസ്യം. പ്രമാദം കാണിച്ചു കഴിഞ്ഞാൽ ശിക്ഷ കിട്ടും, ആലസ്യം കാണിച്ചു കഴിഞ്ഞാൽ ഭക്ഷണം കിട്ടാതെ വരും. അപ്പോൾ ആശ്രമത്തിനും പറ്റത്തില്ല. അതുകൊണ്ട് ഇത്തരക്കാർ കൂടുതലും പോകുന്ന ഹിമാലയത്തിലേക്കാണ്. അപ്പോൾ ഹിമാലയത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ ആലസ്യം കൊണ്ടാണ് കുളിക്കാത്തതും ശൗചാദി കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുന്നതും. അതുകൊണ്ട് ക്രമേണ ജടയൊക്കെ പിടിച്ച് അവിടെ അങ്ങനെ ഇരിക്കും. കുറച്ചു കാലം കഴിയുമ്പോൾ നാട്ടിലേക്കൊക്കെ വരുമ്പോഴത്തേക്ക് ആൾക്കാർ പോയിട്ട് പൂജിക്കുകയും ചെയ്യും. കാരണം ഇത്രയും കാലം ഹിമാലയത്തിരുന്ന് തപസ് ചെയ്ത് ഇത്രയും വലിയ ജടയൊക്കെ ആയി, പിന്നെ എത്ര ജനങ്ങളാണ് പുറകെ നടക്കുന്നത്. കാരണം ഇത് ആലസ്യം കൊണ്ടാണ് ഇത് സംഭവിച്ചതെന്നുള്ളത് ഇവിടെയൊക്കെ അടുത്ത് പോയി കഴിഞ്ഞവർക്കേ ഇത് മനസ്സിലാകത്തുള്ളൂ. 99% ഇത്തരക്കാരാണ് ഹിമാലയത്തിലേക്ക് പോകുന്നത്. കാരണം വീട്ടിലും കഴിയാൻ പറ്റത്തില്ല, നാട്ടിലുള്ള ആശ്രമങ്ങളിലും കഴിയാൻ പറ്റത്തില്ലെങ്കിൽ, പിന്നെ അലസമായി ജീവിക്കണമെങ്കിലുള്ള ഒരേ ഒരു സ്ഥാനം, അവിടെ പോയി കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് ഭക്ഷണം കിട്ടും, ആരും ചോദിക്കത്തില്ല. അന്നക്ഷേത്രങ്ങളുണ്ട്, അവിടെ പോയി ഫ്രീ ആയിട്ട് ഭക്ഷണം കഴിക്കാം, മുറിയിൽ പോയി കിടന്ന് ഉറങ്ങാം. ഹിമാലയത്തിലൊക്കെ ഇരിക്കുന്ന സ്വാമിമാര് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ നാട്ടിലേക്കൊക്കെ വരും. ആശ്രമങ്ങളിലൊക്കെ വന്ന് ഒന്ന് രണ്ട് ദിവസമൊക്കെ താമസിച്ചിട്ട് അവർ പറയുന്നത് അവിടേക്ക് എന്ത് സുഖമാണ്, നിങ്ങളെന്തിനാണ് ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നു, ഈ രാവ് പകൽ ഇവിടെ കിടന്ന് ഈ പണിയൊക്കെ എടുത്ത് ഇതിൻ്റെ ആവശ്യമൊന്നും തോന്നുന്നു. എന്താ അവിടുത്തെ സുഖം? അവിടുത്തെ സുഖം എന്ന് വെച്ചാൽ അവിടെ പോയാൽ ഭക്ഷണം, ആവശ്യം പോലെ ഭക്ഷണം കിട്ടും. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ പണിയെന്ന് പറയുന്നത് ഭക്ഷണത്തിന് വേണ്ടിയുള്ള ഒരു കാര്യമാണ് എന്നാ ധരിച്ചിരിക്കുന്നു. പണിയെടുക്കുന്ന എന്തിനു വേണ്ടി? ഭക്ഷണത്തിന് വേണ്ടി. അപ്പോൾ ഇവിടെ നിങ്ങൾ പണിയെടുക്കുന്നത് ഭക്ഷണത്തിന് വേണ്ടിയായിരിക്കും, അതുകൊണ്ട് ഇവിടെ പണിയെടുക്കണ്ട, അവിടെ ചെന്നാൽ ഇത് ചെയ്യാതെ തന്നെ അവിടെ ഭക്ഷണം കിട്ടും. പിന്നെ താമസിക്കാൻ, അവിടെ റൂമും കിട്ടും. ഇപ്പൊ ജീവിതത്തിൽ എന്താണ്, പണിയെ ഒഴിവാക്കുക, ഫ്രീ ആയിട്ട് ഭക്ഷണം കിട്ടുക, എവിടെയെങ്കിലും സ്വസ്ഥമായി താമസിക്കുക, ഇതാണ് ആത്മീയത, ഇതാണ് തപസ്. പിന്നെ കുളിക്കുകയും ചെയ്യരുത്. എത്രയായി കഴിഞ്ഞു കഴിഞ്ഞാൽ തപസ്സായി എന്ന് കരുതുന്നവരാണ് ഒട്ടുമുക്കാൽ പേരും. അവരെ കുറിച്ചാണ് ഈ പറയുന്നത് പ്രമാദ ആലസ്യ നിദ്രാഭി എന്ന് പറയുന്നത്. ഈ ഒരു സന്യാസമാണ്. പിന്നെ അവിടെ ഉള്ളവർക്ക് ഇത് കൂടാതെ, അപ്പോൾ ഇങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ ഈ ആലസ്യം തന്നെ മനുഷ്യന് മടുപ്പുണ്ടാകും. ഇങ്ങനെ ജീവിക്കുന്ന 10,000 പേരുണ്ട് ഇന്ത്യയിൽ, കുറച്ച് പേരൊന്നുമല്ല, 10,000. ഇവർ ഈ ആലസ്യം ഇങ്ങനെ കൂടിക്കൂടി വരുമ്പോഴത്തേക്ക് ഇതിലും ഒരു വിരക്തി തോന്നുമ്പോഴത്തേക്ക് പിന്നെ കഞ്ചാവോ ലഹരി സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് പിന്നെ ഈ പിന്നെ അതിൻ്റെ ലഹരിയിൽ അങ്ങനെ കഴിയും. ഒട്ടുമുക്കാൽ പേര്, 10,000 കൂടുതൽ ആൾക്കാർ, 10,000 എന്ന് വേണമെങ്കിൽ പറയാം, പേരിങ്ങനെ ആധ്യാത്മികതയുടെ പേരിൽ ഇങ്ങനെ കുളിക്കാതെയും ഇങ്ങനെ ഉറങ്ങിയും കഞ്ചാവ് വലിച്ചും കഴിയുന്നവർ നമ്മുടെ നാട്ടിൽ തന്നെയുണ്ട്. അവർ പറയുന്നത് ഏറ്റവും ശ്രേഷ്ഠമായ സന്യാസം അതാണ് എന്നാ പറയുന്നത്. അതിനാണ് ഇവിടെ പറയുന്ന പ്രമാദ ആലസ്യം. ഇത് പറഞ്ഞപ്പോൾ എല്ലാവർക്കും മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് മനസ്സിലാക്കാൻ എളുപ്പമാണ്. മുമ്പ് പറഞ്ഞതിനെയൊക്കെ അപേക്ഷിച്ച് തന്നിബദ്ധനാദി ഇത് ബന്ധിക്കുന്നു എന്നർത്ഥം. എന്തായാലും ഈ പ്രമാദാലസ്യ നിദ്രയിൽ ഇവിടെയൊന്നും ആർക്കും കഴിയാൻ പറ്റില്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. അപ്പോൾ അത്രയൊരാശ്വാസമുണ്ട്. അപ്പൊ ഇത് ഇതിന്റെ ഒരു പക്ഷെ എന്ന് വിചാരിച്ച് ഇത് അതിന്റെ മൂർധന്യമായ അവസ്ഥയെക്കുറിച്ച് പറയും. സാമാന്യമായ രീതിയിൽ ഒരു ഗുണത്തിനും ഒരാളിനും ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റത്തില്ല. സത്വത്തിനോ രജസിനോ തമസിനോ അങ്ങനെ നിൽക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് സത്വത്തിനും രജസിനും തമസിനും നിൽക്കുന്നവരും കുറെ സത്വത്തിനും രജസിനും നിൽക്കുന്നവരും തമസിന്റെ സ്വാധീനം കുറച്ച് കാണും. അതാണ് നമ്മളിനും ഇടയ്ക്കൊക്കെ പ്രമാദം, ആലസ്യം, അസ്ഥാനത്തുള്ള നിദ്ര ഇതൊക്കെ ഉണ്ടാകുന്നു. സത്സംഗം കഴിഞ്ഞാൽ ഉടൻ സത്സംഗത്തെ എപ്പോൾ വിടുന്നോ അപ്പോൾ നിദ്രയും വിടും. ചിലർ ഇവിടെ നിന്ന് എണീറ്റാൽ മതി പിന്നെ ഈ ഉറക്കം എങ്ങോട്ട് പോയി എന്നുള്ള പിന്നെ അന്വേഷിച്ച് പിടിക്കുന്നു. ഇവിടെ വരുന്നിരിക്കുന്നതുവരെ അത് കാണത്തില്ല. പലർക്കും അങ്ങനെയാണ്. എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉടൻ പോകും. അപ്പം ഇത് ഈ സത്വത്തിൻ്റെയും രജസിൻ്റെയും കൂടെ വരുന്ന ചെറിയ തമസാണ്. അപ്പോൾ അത് അല്ലാതെ സ്വാഭാവികമായിട്ട് ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങുക, അത് ഉറങ്ങിയേ തീരും, അത് നിദ്രയല്ല. അതിനെയും ഇവിടെ തമസായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഗുണാതീതൻ എന്ന് പറഞ്ഞാൽ ഉറക്കമില്ലാത്തവനെന്ന് വരും. അതല്ലാന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. അപ്പോൾ ഗുണാതീതനും ഉറക്കം വരും, ഗുണാതീതനും ജ്ഞാനം കാണും, ഗുണാതീതനും സുഖമുണ്ട്, ഗുണാതീതനും കർമ്മമുണ്ട്, ഗുണാതീതനും ഈ പറയുന്ന നിദ്രയുണ്ട്. അപ്പോൾ അതല്ല ഇവിടെ പറയുന്നത്. നിദ്രയെന്ന് പറയുന്ന അതല്ല. അതുകൊണ്ട് പ്രമാദാലസ്യ നിദ്രകളെന്ന് പറയുന്നത് ത്യാജ്യങ്ങളായിരിക്കുന്നതും നമ്മൾ ഉപേക്ഷിക്കേണ്ടതും. എന്നാൽ ഈ ഗുണത്തിന്റെ സ്വാധീനം കൊണ്ട് സത്വവും രജസ്സും ഒക്കെ ഉള്ളവരിൽ തന്നെ പ്രകടമാകുന്നതും ആണ്. അങ്ങനെ അല്ലാതെയും പ്രകടമാകും. ഇത് മോഹിപ്പിക്കുന്നതാണ്. ഇവിടെ ഒന്ന് പറഞ്ഞു, അജ്ഞാനജം മോഹനം എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ ഈ അജ്ഞാനം എന്ന് പറയുന്നതും ഇവിടെ അജ്ഞാനം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആത്മാവിനെ കുറിച്ചുള്ള അജ്ഞാനം മുഖ്യമായിട്ട്. ആ അജ്ഞാനത്തിൽ നിന്നുണ്ടാകുന്നത് മോഹനം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്, ആത്മാവിനെ കുറിച്ചുള്ള മോഹം എന്നാണ്. അതിനറിയാതിരിക്കുക അല്ലെങ്കിൽ അതിനെ തെറ്റായി അറിയുക, അതൊക്കെയാണ് ഇവിടെ മുഖ്യമായി ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് സാധാരണ പ്രകടമായി കാണുന്ന പ്രമാദാലസ്യ നിദ്രകൾ അത് ബന്ധിപ്പിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഭരതാലയോ അർജുന തമഹ തമസ് അജ്ഞാനജം വിദ്ധി, അത് അജ്ഞാനത്തിൽ നിന്നുണ്ടാകുന്നതാണ്, ആത്മാവിനെ കുറിച്ചുള്ള അറിവില്ലായ്മയിൽ നിന്നുണ്ടാകുന്നതാണ്. സർവദേഹിനാം മോഹനം, സർവദേഹികളെയും അത് മോഹിപ്പിക്കുന്നതാണ്. അത് പ്രമാദ ആലസ്യ നിദ്ര, പ്രമാദം ആലസ്യം നിദ്ര ഇവകളെ കൊണ്ട് നിബദ്ധനാദി ജീവന്മാരെ ബന്ധിപ്പിക്കുന്നു. തമസ്ത്വജ്ഞാനജം വിദ്ധി മോഹനം സർവദേഹിനാം പ്രമാദാലസ്യ നിദ്രാഭി തന്നിബദ്ധനാദി ഭാരത. ശിഷ്യ